ഗുരുസ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത ശാങ്കരഭാഷ്യം ഉപോദ്ഘാത ഭാഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ഈ ഗീതാശാസ്ത്രത്തിന്റെ പ്രയോജനം എന്താണെന്നുള്ളതാണ്. നിശ്രേയസം, മോക്ഷം, അതാണ് ഇതിന്റെ മുഖ്യമായ പ്രയോജനം. അതിനുള്ള ഉപായം ഗീതാശാസ്ത്രം അതിനെങ്ങനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. സർവ കർമ്മ സന്യാസ പൂർവകാത് ആത്മജ്ഞാനനിഷ്ഠാരൂപാ ധർമ്മ ഭവതി. ആത്മജ്ഞാനനിഷ്ഠ, എങ്ങനെയുള്ള ആത്മജ്ഞാന നിഷ്ഠ? സർവകർമ്മ സന്യാസപൂർവകമായിട്ട് സന്യാസത്തോടുകൂടി ആത്മജ്ഞാനനിഷ്ഠ, അതാണ് ജ്ഞാനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത്. അതാണ് മുഖ്യമായി ഗീതാശാസ്ത്രത്തിൽ ഉപദേശിക്കുന്നത്. അതിനുവേണ്ട പ്രമാണങ്ങളാണ് അടുത്ത് പറഞ്ഞത്. ജ്ഞാനം സന്യാസ ലക്ഷണം. ജ്ഞാനം ഉള്ളിടത്ത് സന്യാസം ഉണ്ടായിരിക്കണം എന്നാണ്. സന്യാസമാണ് അതിന്റെ അടയാളം, ജ്ഞാനത്തിന്റെ അടയാളം. ത്യാഗം, ത്യാഗമാണ് ജ്ഞാനത്തിന്റെ അടയാളം. അതുകൊണ്ട് അർജുനോട് ഒടുവിൽ പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വരജ എന്നവസാനം ഭഗവാൻ ഉപദേശിച്ചു എന്നാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത്. അടുത്ത് പറയുന്നു, അഭ്യുദയാർത്ഥോപി യ പ്രവൃത്തി ലക്ഷണോ ധർമ്മോ ധർമ്മ വർണ്ണാശ്രമാംശ ഉദ്ദേശ്യ വിഹിത സ ദേവാദിസ്ഥാന പ്രാപ്തിഹേതുരപി സൻ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠീയമാന സത്വശുദ്ധയേ ഭവതി ഫല അഭിസന്ധി വർജിത. ഇതിന് അടുത്ത് പറയുന്ന ഒരു മുഖ്യമായ ഭാഷ്യകാരന്റെ സിദ്ധാന്തം, അഭ്യുദയാർത്ഥോപി യ പ്രവൃത്തി ലക്ഷണോ ധർമ്മ. പ്രവൃത്തി ലക്ഷണോ ധർമ്മ, പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം. ഭഗവാൻ മരീച്ചയാദികളെ സൃഷ്ടിച്ചിട്ട് അവർക്ക് വേണ്ടി ഉപദേശിച്ചതായ പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം. ഇതിനെക്കുറിച്ച് ആദ്യം പരാമർശിച്ചതാണ് വർണ്ണാശ്രമാംശ ഉദ്ദേശ്യ വിഹിത. വർണ്ണാശ്രമങ്ങളെ ഉദ്ദേശിച്ച് വിഹിത, വിധിക്കപ്പെട്ടത്. ആ വിഹിത എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. എന്ത് തരത്തിലുള്ള ധർമ്മത്തെയാണ് ഇവിടെ ഭാഷ്യകാരൻ വീക്ഷിക്കുന്നത്? വിഹിത ധർമ്മ, വിധിക്കപ്പെട്ട. എവിടെ? വേദത്തിൽ വിധിക്കപ്പെട്ട. അല്ലാതെ വരെ വിധിക്കാൻ ഇവിടെ ആരുണ്ട്? ആർക്ക്? വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും ഉദ്ദേശിച്ച് വേദത്തിൽ വിധിക്കപ്പെട്ട ധർമ്മം. അതെന്താണ്? പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം. ആ വിധി എന്ന് പറയുന്നത് വേദവിധിയാണ്. വൈദികോ ധർമ്മ എന്ന് നേരത്തെ പറഞ്ഞു. വേണ്ടി വന്നാൽ അവിടെ സ്മാർത്തമായ അതിനെ കൂടെ സ്വീകരിക്കാം, സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ളതിനെ കൂടി സ്വീകരിക്കാം. അതിനപ്പുറം പോകാൻ ഭാഷകാരൻ അനുവദിക്കത്തില്ല. ശ്രൗതവും സ്മാർത്തവുമായിട്ടുള്ള ധർമ്മങ്ങളെന്ന് പറയും. അത്തരം ധർമ്മങ്ങൾ വർണ്ണ ആശ്രമ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്കും സമൂഹത്തിനുമായി വേദത്തിനും സ്മൃതികളിലും വിധിച്ചിട്ടുള്ള ധർമ്മം, അതാണ് ഇവിടുത്തെ കർമ്മം എന്ന് പറയുന്നത്. പ്രവൃത്തി ലക്ഷണമായ ധർമ്മം അതാണ്. സ അങ്ങനെയുള്ള ധർമ്മം ദേവാദിസ്ഥാന പ്രാപ്തി ഹേതുരപി. എന്താണ് അതിന്റെ പ്രയോജനം? ദേവാദിസ്ഥാനപ്രാപ്തി, അതാണ് അതിന്റെ പ്രയോജനം. അതിനെയാണ് നേരത്തെ അഭ്യുദയം എന്ന് പറഞ്ഞത്. ഈ ദേവാദിസ്ഥാനപ്രാപ്തിയാണ് അഭ്യുദയം. നിശ്രേയസം എന്ന് പറയുമ്പോൾ മോക്ഷം. ഈ കർമ്മങ്ങൾ അതിന് കാരണമാണ്. അതായത് ഓരോ കർമ്മത്തിനും വേദത്തിനും സ്മൃതികളിലും അതതിന്റെ ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതിന് സ്വർഗപ്രാപ്തി അതാണ് ദേവാദിസ്ഥാന പ്രാപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഹലോകത്തിലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മഴ പെയ്യാൻ വേണ്ടി യാഗമുണ്ട്, പുത്രനുണ്ടാകാൻ വേണ്ടി യാഗമുണ്ട്, സമ്പത്തിന് വേണ്ടി യാഗമുണ്ട്, അതുപോലെയുള്ള കർമ്മങ്ങൾ, ഫലത്തെക്കുറിച്ച് പറയുന്ന കർമ്മങ്ങൾ, ആ ഫലങ്ങളെ അഭ്യുദയം എന്ന് പറയുന്നു. ദേവാദിസ്ഥാന പ്രാപ്തിക്ക് ഹേതുവായിരിക്കുന്ന അത്തരം കർമ്മങ്ങൾ അങ്ങനെയാണെങ്കിലും ഹേതുരപിശൻ, ഈ കർമ്മങ്ങളെല്ലാം ഫലത്തെ കൊടുക്കുന്നവയാണെങ്കിലും ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠീയമാന സത്വശുദ്ധയേ ഭവതി ഫല അഭിസന്ധി വർജിത. ഇത്തരം കർമ്മങ്ങൾക്ക് പൊതുവെ അഭ്യുദയമാണ് ഫലമെങ്കിലും ഫല അഭിസന്ധി വർജിത, ഫലത്തോടുള്ള അഭിസന്ധി, ആസക്തി, ഫലാസക്തി, അത് വർജിതമായി അതിനെ ഒഴിവാക്കിക്കൊണ്ട് ആരാണോ ഈ കർമ്മം അനുഷ്ഠിക്കുന്നത് അയാളുടെ മനസ്സിൽ ഫലത്തെക്കുറിച്ചുള്ള ആസക്തി അതൊഴിവാക്കി ഈശ്വരാർപ്പണ ബുദ്ധിയ, ഈശ്വരാർപ്പണ ബോധത്തോടുകൂടി അനുഷ്ഠീയമാന ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഈ വിഹിതമായ കർമ്മങ്ങൾ, സത്വശുദ്ധയേ ഭവതി, സത്വം അന്തഃക്കരണം, സത്വശുദ്ധി അന്തഃക്കരണ ശുദ്ധിക്ക് ഉതകുന്നു. അങ്ങനെ അതും നിശ്രേയസത്തിന് കാരണമായിത്തീരുന്നു. ഈ കർമ്മങ്ങൾ തന്നെ ഏത് കർമ്മങ്ങളാണോ അഭ്യുദയത്തിന് കാരണമായിരിക്കുന്നത് അതേ കർമ്മങ്ങൾ തന്നെ നിശ്രേയസത്തിനും കാരണമായിരിക്കുന്നു. വിഹിതമായ കർമ്മങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഫല അഭിസന്ധി കൂടാതെ, ഫലാസക്തി കൂടാതെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ദേവാദി സ്ഥാന പ്രാപ്തിക്ക് വേണ്ടി വിധിച്ചതാണെങ്കിലും അത് ചിത്തശുദ്ധിക്ക് ഉതകുന്നു എന്നാണ്. ഇവിടെ ഒരു പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെ പറയും, അതിൽ കാമ്യമായ കർമ്മങ്ങൾ ഒഴിവാക്കി നിഷിദ്ധമായ, വേദത്തിൽ നിഷേധിച്ചിട്ടുള്ള കർമ്മങ്ങളെയും ഒഴിവാക്കി ബാക്കി വരുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരം കർമ്മങ്ങൾ, കാരണം കാമ്യമായ കർമ്മങ്ങൾ കാമന കൂടാതെ അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. സ്വർഗമെന്ന ഫലത്തിന് വേണ്ടി ഒരു കർമ്മം വിധിച്ചിട്ടുണ്ട്, ജ്യോതിഷ്ഠവും സ്വർഗത്തിന് വേണ്ടി വിധിച്ചിരിക്കുകയാണ്. സ്വർഗത്തിനോട് താല്പര്യമില്ലാത്ത ഒരാളിന് ആ കർമ്മം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അതിന് മുഖ്യമായ ഒരു ഘടകം അയാളുടെ സ്വർഗത്തിനോടുള്ള താല്പര്യമാണ്. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളെല്ലാം ഒഴിവാക്കുന്നു. അപ്പോൾ ഈ യാഗങ്ങൾ എല്ലാം അവിടെ ഒഴിവാക്കപ്പെടും, വലിയ വലിയ യാഗങ്ങളെല്ലാം. അവിടെ പിന്നെ നിഷ്കാമ കർമാനുഷ്ഠാനമില്ല. സ്വർഗഫലത്തിന് വേണ്ടി സ്വർഗഫലം നൽകുന്നതായ യാഗത്തെ അനുഷ്ഠിക്കുക, അത് തന്നെ നിഷ്കാമമായി ചെയ്യുക, അത് സംഭവിക്കുന്ന കാര്യമല്ല. കാമവും നിഷ്കാമവും ഒരിടത്തിരിക്കത്തില്ല. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു. അത്തരം കർമ്മങ്ങൾ കർമ്മയോഗിക്ക് ചെയ്യേണ്ടതായി വരുന്നില്ല. പിന്നെ നിത്യനൈമിത്തിക കർമ്മങ്ങൾ അത് ചെയ്യുക. അത് ഭാഷ്യകാരന്റെ അഭിപ്രായമനുസരിച്ച് വർണ്ണാശ്രമാംശ ഉദ്ദേശിക്കുക, വർണ്ണാശ്രമ വ്യവസ്ഥകൾക്ക് വിധേയമായി അതനുഷ്ഠിക്കുക എന്നാണ്. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ചിത്തശുദ്ധിക്ക് കാരണമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ സാധാരണ കർമ്മങ്ങളും അതിൽപ്പെടുന്നു. അത് ഗീതയിൽ വിശദീകരിക്കും. ഇവിടെ ഭാഷ്യകാരന്റെ ഒരു നിർബന്ധമാണ്, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് വൈദികമായിരിക്കണം, വർണ്ണ ആശ്രമ ബദ്ധവുമായിരിക്കണം ആ കർമ്മം. ഇത് ഭാഷ്യകാരൻ ഏത് ഭാഗത്ത് പറഞ്ഞാലും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. പക്ഷെ ഗീതയിൽ പൊതുവെ നോക്കുമ്പോൾ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അത് വേദത്തിൽ വിധിച്ചിരിക്കണം, അങ്ങനെ ഒരു നിലപാടില്ല. കാരണം അവിടെ പറയും ഇനി പശ്യൻ ശൃണ്വൻ, നമ്മൾ കാണുന്ന കേൾക്കുന്ന രുചിക്കുന്ന മണക്കുന്ന ഒരു ജീവനിലുണ്ടാകുന്ന സർവകർമ്മങ്ങളെയും ഇവിടെ കർമ്മമായിട്ടെടുക്കുന്നുണ്ട്. അത് വേദത്തിൽ വിധിച്ചത് മാത്രമല്ല, സർവകർമ്മങ്ങൾ ജീവന് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ഒരു വിധിയും കൂടാതെ അനുഷ്ഠിക്കുന്ന വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്താണ്? അത് വേദവിധി കൂടാതെ അതിനെക്കുറിച്ച് അറിയാനോ അനുഷ്ഠിക്കാനോ ഒരുവിന് സാധ്യമല്ല. പക്ഷേ ഗീതയിൽ കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? എല്ലാ കർമ്മങ്ങളും, നീ കാണുന്നതും കേൾക്കുന്നതും ഉൾപ്പെടെയുള്ള സർവകർമ്മങ്ങളും സംബന്ധിച്ചും അവിടെ കർമ്മയോഗം, യോഗാത്മകമായ അനുഷ്ഠാനം വേണമെന്നാണ് പറയുന്നത്. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായി അന്ന് പ്രതിപാദിക്കേണ്ടിയിരുന്നത് വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചും മുഖ്യമായിട്ട് വർണ്ണാശ്രമങ്ങളെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചുമായിരുന്നു. ഈ പറയുന്ന കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾക്കും ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അത്തരം ഭാഗങ്ങളെയും ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട്, ആ കർമ്മങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ വർണ്ണ ആശ്രമവും വൈദിക കർമ്മവും എന്ന് കർമ്മത്തിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ കാരണം അത് അന്നത്തെ കാലത്തിന്റെ സ്വാധീനമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലവിലിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യാഖ്യാനിക്കുന്നത്, ആ കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. മറിച്ച് ഗീതയിൽ പറയുന്ന സാധാരണ കർമ്മങ്ങൾ, അത്തരം കർമ്മങ്ങളെയും ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്ന വൈദിക ധർമ്മമെന്നോ അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മമെന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ കർമ്മയോഗമായി ഇവിടെ പറയുന്ന എന്താണോ, ഇത്തരം കർമ്മങ്ങളും കർമ്മയോഗമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ചിത്തശുദ്ധിക്ക് കാരണമായി തീരുന്നു എന്നാണ്. അപ്പൊ കർമ്മയോഗമായി അനുഷ്ഠിക്കേണ്ടത് ഏത് കർമ്മങ്ങളാണ്? വൈദികമായ ധർമ്മങ്ങൾ മാത്രമാണോ? അല്ല, എല്ലാ കർമ്മങ്ങളും, ഗുരുവിന്റെ സർവ്വചലനങ്ങളും ജീവന്റെ സർവ്വചലനങ്ങളും കർമ്മയോഗമായി, കർമ്മത്തെയും കർമ്മയോഗമായി അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് ആണ് ഗീതയുടെ പരമമായ താല്പര്യം. അത് കേവലം വൈദികമായ ധർമ്മങ്ങളെ ഉദ്ദേശിച്ചല്ല, അത് ഗീതാശ്ലോകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അത്തരം കർമാനുഷ്ഠാനം ചിത്തശുദ്ധിക്ക് കാരണമായി തീരുന്നു. ശുദ്ധ സത്വസ്ഥിത ജ്ഞാനനിഷ്ഠ യോഗ്യതാപ്രാപ്തിദ്വാരേണ ജ്ഞാനോത്പത്തി ഹേതുത്വേന ച നിശ്രേയസ ഹേതുത്വം അപി പ്രതിപദ്ധ്യത. ശുദ്ധസത്വസ്യ, അങ്ങനെ ഈ പറയുന്ന വൈദിക ധർമ്മങ്ങളെ ഭാഷകാരൻ പറയുന്ന അത്തരം വൈദിക ധർമ്മങ്ങളെ ഫലാസക്തി കൂടാതെ ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചിത്തശുദ്ധി സംഭവിക്കുന്നു. അങ്ങനെ ശുദ്ധസത്വസ്യ, അന്ധകരണം ശുദ്ധമായവന് ജ്ഞാനനിഷ്ഠ യോഗ്യതാപ്രാപ്തിദ്വാരയാണ്, ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യത പ്രാപിക്കുന്നു, അവന് ലഭിക്കുന്നു, അവൻ ജ്ഞാനനിഷ്ഠയ്ക്ക് യോഗ്യനായിത്തീരുന്നു. ആ ജ്ഞാനനിഷ്ഠയ്ക്ക് യോഗ്യത, ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞു, ശ്രവണമനന നിധ്യാസനങ്ങൾ, അതാണ് ജ്ഞാനനിഷ്ഠ. ആ ജ്ഞാനനിഷ്ഠയ്ക്ക് അവൻ യോഗ്യനായിത്തീരുന്നു, അവന്റെ അന്ധകരണം അവന് സജ്ജമായിത്തീരുന്നു. ഭാഷകാരൻ ആവർത്തിച്ച് പറയും, കർമ്മത്തിന് പ്രേരകമായിരിക്കുന്ന കാമമാണ്, അന്ധകരണത്തിൽ സൂക്ഷ്മമായിരിക്കുന്ന കാമമാണ് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. ചിത്തശുദ്ധി നേരത്തെ പറഞ്ഞു, രാഗദ്വേഷങ്ങളുടെ ഇല്ലായ്മയാണ് ചിത്തശുദ്ധി. അത് സ്ഥൂലമായും സൂക്ഷ്മമായും അന്ധകരണത്തിൽ നിന്ന് എത്രമാത്രം ഇല്ലാതാകുന്നുവോ അത്രമാത്രം അന്ധകരണത്തിന് ശുദ്ധിയുണ്ടാകുന്നു. അങ്ങനെ അന്ധകരണത്തിന് ശുദ്ധിയുള്ളവൻ കർമ്മത്യാഗത്തിന് അധികാരിയായിത്തീരുന്നു. അയാളിൽ നിന്ന് കർമ്മങ്ങൾ സഹജമായി ഒഴിഞ്ഞു പോകുന്നു. അയാൾ ജ്ഞാനനിഷ്ഠയ്ക്ക് യോഗ്യനായിത്തീരുന്നു. അന്തർമുഖമായി ഏകാഗ്രമായി ശ്രവണ മനന നിധ്യാസനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് യോഗ്യനായിത്തീരുന്നു. അങ്ങനെ ജ്ഞാനനിഷ്ഠ യോഗ്യതാപ്രാപ്തിദ്വാരേണ ആ യോഗ്യത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ജ്ഞാന ഉത്പത്തി ഹേതുത്വേന, അയാളിൽ ജ്ഞാനം ഉത്പന്നമാകുന്നു. ശ്രവണ മനന നിധ്യാസനത്തിലൂടെ ഏതൊരു തത്വത്തെയാണോ അയാൾ അനുസന്ധാനം ചെയ്യുന്നത്, ആ തത്വത്തിന്റെ അനുഭവം, അതാണ് ജ്ഞാന ഉത്പത്തി. ജ്ഞാനനിഷ്ഠയും ജ്ഞാന ഉത്പത്തിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. ജ്ഞാനനിഷ്ഠ എന്ന് പറയുമ്പോൾ ത്യാഗപൂർവകമായ ശ്രവണാദി സാധന അനുഷ്ഠാനമാണ് ജ്ഞാനനിഷ്ഠ. അതെന്തിനു കാരണമായി തീരുന്നു? ജ്ഞാന ഉത്പത്തിക്ക്. ഏതിനെയാണോ അയാൾ അഭ്യസിക്കുന്നത് അതിന്റെ അനുഭവത്തിന്, അതാണ് ജ്ഞാന ഉത്പത്തി. ജ്ഞാന ഉത്പത്തിക്ക് ഹേതുവായി തീരുന്നു. ആ ജ്ഞാന ഉത്പത്തി എന്തിനു കാരണമായി തീരുന്നു? ച നിശ്രേയസ ഹേതുത്വം, നിശ്രേയസത്തിന് കാരണമായി തീരുന്നു. ഇവിടെ നിശ്രേയസമാണ് മുഖ്യം. അത് കാര്യകാരണ സഹിതം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഈ വരികളിൽ പറഞ്ഞിരിക്കുകയാണ്. നിശ്രേയസം അല്ലെങ്കിൽ മോക്ഷത്തിന് കാരണമായിരിക്കുന്ന ജ്ഞാനോത്പത്തി, ജ്ഞാനോത്പത്തിക്ക് കാരണമായിരിക്കുന്നത് ജ്ഞാനനിഷ്ഠ. ജ്ഞാനനിഷ്ഠയ്ക്ക് കാരണമായിരിക്കുന്നത് ചിത്തശുദ്ധി. ചിത്തശുദ്ധിക്ക് കാരണമായിരിക്കുന്നത് നിഷ്കാമ കർമാനുഷ്ഠാനം. ഇത് ഇവിടെ ഭാഷ്യകാരൻ, അതായത് തന്റെ സിദ്ധാന്തങ്ങളെല്ലാം അവബോധഘാതത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ചിന്താം പ്രകൃത സിദ്ധ്യർത്ഥം, താൻ എന്താണോ പറയാൻ പോകുന്നത് അതിനെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഭാഗമാണ് ഉപോദ്ഘാതം. അതിനോട് ഉപോദ്ഘാതം എന്ന് പറയും. ഉപോദ്ഘാതത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈ വ്യക്തി ഇനി അങ്ങോട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്, എന്താണ് ആ വിഷയം. അതിവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ശങ്കരാചാര്യരുടെ വീക്ഷണം ഗീതയെ സംബന്ധിച്ച് എന്താണ് അത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ വ്യക്തമാക്കും. വേദനിർദ്ദിഷ്ടമായ കർമ്മങ്ങൾ, അത് വർണ്ണ ആശ്രമ വ്യവസ്ഥകൾക്കനുസരിച്ച് നിഷ്കാമമായി അനുഷ്ഠിക്കുക, അതിന്റെ ഫലം ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധി ഒരുവനെ ജ്ഞാനനിഷ്ഠയ്ക്ക് യോഗ്യനാക്കുന്നു. എന്നുവെച്ചാൽ ആ ചിത്തശുദ്ധിയോടുകൂടി ശ്രവണ മനനാദികൾ അഭ്യസിക്കുക, അത് ജ്ഞാനോത്പത്തിക്ക് ഹേതുവായിത്തീരുന്നു. ആ ജ്ഞാനോത്പത്തി മോക്ഷത്തിന് കാരണമായിത്തീരുന്നു. അങ്ങനെ ഒരുവൻ സംസാരത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു. അതാണ് ശങ്കരാചാര്യരുടെ ഗീതയെ സംബന്ധിച്ചുള്ള ആശയം. ഇത് ഒരു വഴി, പ്രവൃത്തിയെ ആശ്രയിക്കുന്നവർക്കുള്ള വഴി. ഇത്രയും പോകാതെ ഉള്ള മറ്റൊന്നാണ് നിവൃത്തി മാർഗം, നിവൃത്തി ലക്ഷണവും ധർമ്മം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മയോഗാനുഷ്ഠാനം അവിടെ സംഭവിക്കുന്നില്ല. കേവലം ജ്ഞാനനിഷ്ഠ, ജ്ഞാനോത്പത്തി, മോക്ഷം, അത് നിവൃത്തി മാർഗം. പ്രവൃത്തി മാർഗത്തിൽ കർമ്മയോഗാനുഷ്ഠാനം, ജ്ഞാനനിഷ്ഠ. നിവൃത്തി മാർഗത്തിൽ ജ്ഞാനനിഷ്ഠ, ജ്ഞാനോത്പത്തി, മോക്ഷം. അതാണ് രണ്ട് മാർഗങ്ങൾ, രണ്ടു തരം അധികാരികൾക്ക് വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇനി അടുത്ത് പറയും. ഗീതയിൽ തന്നെ പറയും, ജ്ഞാനയോഗേന സംഖ്യാന കർമ്മയോഗേന യോഗിന. ആ ഭാഗത്ത് ഈ കാര്യം വളരെ വിശദീകരിച്ച് ചർച്ച ചെയ്യും. ജ്ഞാനയോഗത്തിലൂടെ സാഖ്യന്മാർക്കും കർമ്മയോഗത്തിലൂടെ യോഗികൾക്കും മോക്ഷത്തെ നിർദ്ദേശിച്ചിരിക്കുന്ന ഗീതാശാസ്ത്രത്തിൽ ആ രണ്ട് മാർഗങ്ങളെ, ആ ആശയത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇവിടെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. രണ്ട് തരത്തിലുള്ള അധികാരികളുണ്ട്, സാഖ്യന്മാർക്ക് ജ്ഞാനയോഗവും കർമ്മികൾക്ക് കർമ്മയോഗവും, രണ്ടും പറയുന്നു. തഥാച അടുത്ത് പറയുന്നു, ഇമം ഏവ അർത്ഥം അഭിസന്ധായ വക്ഷ്യതി. ബ്രഹ്മണ്യാഥായ കർമാണി യോഗിന കർമ്മ കുറവന്തി സംഗം തെക്വ ആത്മശുദ്ധയെ. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത ഭാഷ്യകാരൻ പറയും, ഇമമേവ അർത്ഥം, താനീ പറഞ്ഞതായ അർത്ഥത്തെ അഭിസന്ധായ താല്പര്യപ്പെട്ടുകൊണ്ട് അതിനെ തന്നെ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് വക്ഷതി ഭഗവാൻ തന്നെ പറയുന്നതാണ്, ബ്രഹ്മണ്യാഥായ കർമാണി സംഗം തെക്വ കരോതി എന്നിങ്ങനെ പറയും. സർവകർമ്മങ്ങളെയും ബ്രഹ്മത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആരാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അവനെ കർമ്മം ബന്ധിക്കുന്നില്ല. കർമ്മയോഗത്തെക്കുറിച്ച് പറയുകയാണ്. ബന്ധനകാരിയായിരിക്കുന്ന കർമ്മം തന്നെ എങ്ങനെ മോക്ഷത്തിന് കാരണമായിത്തീരുന്നു അതുകൂടെ പറഞ്ഞു. സർവകർമ്മങ്ങളെയും ബ്രഹ്മത്തിൽ സമർപ്പിച്ച് ചെയ്യുക, ഈശ്വരാർപ്പണമായി ചെയ്യുക എന്നാണ്. ആ ഈശ്വരാർപ്പണമായ എങ്ങനെയാണ് ഈശ്വരാർപ്പണമായി ചെയ്യുന്നതെല്ലാം നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യും. ഇവിടെ സൂചിപ്പിക്കുകയാണ്, യോഗിന കർമ്മ കുറുവന്തി സംഗം തെക്വ ആത്മശുദ്ധയെ. യോഗികൾ എന്ന് വെച്ചാൽ ഇവിടെ കർമ്മയോഗികൾ, കർമ്മ കുറുവന്തി കർമ്മം അനുഷ്ഠിക്കുന്നു, എങ്ങനെ സംഗം തെക്വ കർമ്മത്തോട് അതിന്റെ ഫലത്തോടും സംഗമില്ലാതെ ആത്മശുദ്ധയെ ആത്മശുദ്ധിക്കായി ചിത്തശുദ്ധിക്കായി കർമ്മം ചെയ്യുന്നു എന്നിങ്ങനെ കർമ്മയോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കർമ്മയോഗേന യോഗിനായെന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തെക്കുറിച്ചും പറയുന്നുണ്ടെന്നാണ്. അങ്ങനെയുള്ള രണ്ട് ധർമ്മങ്ങളെ മുൻനിർത്തിയാണ് ഭാഷ്യത്തിലെ മുഴുവൻ ചർച്ചയും പോകുന്നത്. ഇതിൽ ശങ്കരാചാര്യർക്ക് ഉള്ള നിർബന്ധം എന്താണ്? ഇതിൻ്റെ രണ്ടിനെയും കൂടെ കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല. കർമ്മയോഗം വേറെ, ജ്ഞാനനിഷ്ഠ വേറെ. ഇത് രണ്ട് അധികാരികളെ സംഭവിക്കത്തുള്ളൂ, ഇത് ഒരു വ്യക്തിയിൽ സംഭവിക്കത്തില്ല. ഇതാണ് ശങ്കരാചാര്യരുടെ വളരെ വാശിയേറിയ ഒരു വാദം. അതിനി നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാം. ഇമം ദ്വിപ്രകാരം ധർമ്മം നിശ്രേയസ പ്രയോജനം പരമാർത്ഥതത്വം ച വാസുദേവാഖ്യം പരം ബ്രഹ്മ അഭിധേയഭൂതം വിശേഷതോ അഭിവ്യഞ്ജയത് വിശിഷ്ട പ്രയോജന സംബന്ധ അഭിധേയവത് ഗീതാശാസ്ത്രം. ഗീതാശാസ്ത്രത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു, ഇമം ദ്വിപ്രകാരം ധർമ്മം, ഈ പറയുന്ന മുഖ്യമായ രണ്ട് ധർമ്മങ്ങൾ, കർമ്മനിഷ്ഠയും ജ്ഞാനനിഷ്ഠയും, കർമ്മയോഗവും ജ്ഞാനയോഗവും. ഇതെന്താണ്? നിശ്രേയസ പ്രയോജനം, മോക്ഷമാണ് ഇതിന്റെ പ്രയോജനം. അങ്ങനെയുള്ള ആ രണ്ട് ധർമ്മങ്ങളെക്കുറിച്ചും പിന്നെന്താണ് ഇത് ചർച്ച ചെയ്യുന്നത്? ആ രണ്ട് ധർമ്മങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്, അതിനെ പ്രകടമാക്കുന്നുണ്ട്. അതോടൊപ്പം പരമാർത്ഥ തത്വം ച, രണ്ട് മാർഗങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു. പരമാർത്ഥ തത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. എന്താണ് ആ പരമാർത്ഥ തത്വം? വാസുദേവാഖ്യം, അതിനെ നമ്മളിവിടെ വാസുദേവൻ എന്ന് പറയുന്നു. വാസുദേവൻ എന്ന ആ പരമാർത്ഥ തത്വത്തിന് ഇവിടെ ഭാഷ്യകാരൻ പറയാൻ എന്താണ് കാരണം? കാരണം ഇവിടെ ഗീതയിൽ അർജുനനെ ഉപദേശിക്കുന്നിടത്തെല്ലാം ഭഗവാൻ സ്വയം താൻ തന്നെയാണ് ആ പരമാത്മാവ് എന്നുള്ള നിലയിൽ ഉപദേശിക്കുന്നുണ്ട്. ഒരുപാട് ഭാഗങ്ങൾ, പല ഭാഗങ്ങൾ, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത എന്ന് തുടങ്ങി പല ഭാഗങ്ങളിലും സ്വയം താൻ തന്നെയാണ് ആ പരമാത്മാവ് എന്നിങ്ങനെയാണ് ഉപദേശിക്കുന്നത്. ആത്മനിഷ്ഠമായി ഉപദേശിക്കുന്നു. എന്തിനങ്ങനെ ആത്മനിഷ്ഠമായി ഉപദേശിക്കുന്നു? ആചാര്യസ്വാമിയുടെ അഭിപ്രായ പ്രകാരം അത് ശ്രോതാവ് കേൾക്കുന്നവൻ ഈ ഉപദേശിക്കുന്ന തത്വത്തെ അപ്രകാരം ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ആത്മനിഷ്ഠമായി തന്നെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് അങ്ങനെ ഉപദേശിക്കുന്നു എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ പറയുന്നത് അതിന്റെ താല്പര്യം അതാണ്. അതായത് ശ്രോതാവിന് ഏകത്വബോധമുണ്ടാകും. ഭഗവാൻ പറയുന്ന സർവാത്മഭാവം അത് ശ്രോതാവിനും അതേപടി അനുഭവപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ട് അഹം ശബ്ദം ഉപയോഗിക്കും. ഞാൻ ആണ് ആ പരമാത്മാവ് എന്നുള്ള തരത്തിലാണ് ഗീതയിൽ ഉപദേശിക്കുന്നത്. അല്ലാതെ മറ്റൊരു പരമാത്മാവിനെ കുറിച്ച് ഉപദേശിക്കാൻ, ഒരു പരമാത്മാവൊന്നുണ്ട് അതിനെ നീ മനസ്സിലാക്കണം, അത് നീയാണെന്ന് ഉപദേശിക്കുകയല്ല പറയുന്നു. മറിച്ച് ആ പരമാത്മാവ് താൻ തന്നെയാണ്, ഉപദേശിക്കുന്നവൻ തന്നെയാണ് എന്നിങ്ങനെയാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു വാസുദേവാഖ്യം. വാസുദേവനെന്നിവിടെ പറയുന്നതായ പരമാത്മാവ് പരംബ്രഹ്മ അഭിധേയഭൂതം, പരംബ്രഹ്മ എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്, അങ്ങനെയും പറയാം. പരംബ്രഹ്മ എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥമായിരിക്കുന്നത് അഭിധേയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമായിരിക്കുന്നു. അങ്ങനെയുള്ള ആ തത്വത്തെയും രണ്ട് മാർഗങ്ങളെയും വിശേഷതോ അഭിവ്യഞ്ജയത്, വിശേഷിച്ച് നിർദ്ധാരണം ചെയ്ത് വേറെ തിരിച്ച് ആ രണ്ട് മാർഗങ്ങളും ഇന്നതിന്നതാണ്, പരമാർത്ഥ തത്വം ഇന്നതാണ് എന്നിങ്ങനെ അഭിവ്യഞ്ജയത്, അഭിവ്യഞ്ജിപ്പിച്ചുകൊണ്ട്. അത് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ട്? അർജുനൻ ഭഗവാനോടിവിടെ ആത്മവിദ്യയെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ആത്മാവ് എന്താണ്, അനിത്യമാണോ അനിത്യമാണോ, അത് ഏകമാണോ അനേകമാണോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചില്ല. അർജുനൻ ആവശ്യപ്പെട്ടത് ഈ സങ്കടത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷെ ഭഗവാൻ ഉപദേശിക്കുന്നതോ അർജുനൻ ആവശ്യപ്പെട്ട കാര്യം മാത്രമല്ല. ഏതാണോ എനിക്ക് ശ്രേയസ്സായിരിക്കുന്നു, നിശ്ചിതം ബ്രൂഹിതന്മേ, അതെന്നോട് പറയുന്നതാണ്. ഈ സന്ദർഭത്തിൽ എന്താണ് എനിക്ക് കരുണീയമായിട്ടുള്ളത് അതെന്നോട് പറഞ്ഞാലും, ഇത്രയേ ചോദിക്കുന്നുള്ളൂ. അർജുനന് മുമ്പിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, യുദ്ധം ഒഴിവാക്കണമോ അതോ അനുഷ്ഠിക്കണമോ. ആത്മാവെന്നും അർജുനനിവിടെ വിഷയമല്ല. പക്ഷെ ഭഗവാൻ ആ ചോദ്യത്തിന് നേരിട്ടൊരു മറുപടി പറഞ്ഞില്ല, നീ യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ യുദ്ധം ചെയ്യരുത് എന്നല്ല തുടങ്ങിയത്. യുദ്ധം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് എന്താണ്? ഈ പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അതായത് അർജുനന്റെ അടിസ്ഥാനപരമായ പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരമാണ് ആദ്യം പറയുന്നത്. ആ പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ആധ്യാത്മിക മാർഗങ്ങളെ വിശദീകരിക്കുകയാണ്, പലതരത്തിലുള്ള മാർഗങ്ങളെ, കർമ്മനിഷ്ഠ, ജ്ഞാനനിഷ്ഠ, ഭക്തിനിഷ്ഠ, യോഗനിഷ്ഠ തുടങ്ങി പല പല മാർഗങ്ങളെ അവിടെ അർജുനൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ വെളിപ്പെടുത്തലുകളിലൂടെ അർജുനന് ആത്മാവെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ആത്മബോധത്തെ അർജുനന് വെളിപ്പെടുത്തി അതിലൂടെ പിന്നെ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏത് ധർമ്മമാണ് നീ അനുഷ്ഠിക്കേണ്ടത്? നിവൃത്തിയാണോ അതേ പ്രവൃത്തിയാണോ? എന്നിട്ട് പ്രവൃത്തി മാർഗമാണ് നീ ചെയ്യേണ്ടത്, നീ കർമ്മയോഗത്തിനാണ് അധികാരി എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. രണ്ടു തരത്തിലുള്ള മുഖ്യമായിട്ട് മാർഗത്തെയും പരമാർത്ഥ തത്വത്തെയും രണ്ടും അർജുനനായിട്ട് ഉപദേശിച്ചു, അഭിവ്യഞ്ജയൻ പ്രകടമാക്കി. അങ്ങനെ പ്രകടമാക്കിയത് ഗീതാശാസ്ത്രത്തിലൂടെ. ഗീതാശാസ്ത്രമാണ് ഭഗവാന്റെ ഉപദേശമാണ്. അങ്ങനെയുള്ള ആ ഗീതാശാസ്ത്രം വിശിഷ്ട പ്രയോജന സംബന്ധ അഭിധേയവത്, അതിനകത്ത് വിശിഷ്ടമായ പ്രയോജനം, സംബന്ധം, അഭിധേയം എല്ലാം ഉണ്ട്. വിശിഷ്ടമായ പ്രയോജനവും സംബന്ധവും അഭിധേയവും ഉണ്ടെന്നാണ്. ഏതൊരു ശാസ്ത്രത്തിനും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും കാണും, പ്രയോജനം, സംബന്ധം, അഭിധേയം. പക്ഷെ ഗീതാശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിശിഷ്ടമാണ്, അലൗകികമാണത്. പ്രയോജനം, മോക്ഷം, സംബന്ധം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ശാസ്ത്രവും മോക്ഷവുമായിട്ടുള്ള സംബന്ധം, അധികാരിയും ശാസ്ത്രവുമായിട്ടുള്ള സംബന്ധം, ഇങ്ങനെ പലതരത്തിൽ ഇത് പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അഭിധേയം, പരമാത്മതത്വം എന്താണ് ഇതിന്റെ വിഷയം, അവൻ അവിധേയം, വിഷയം, അങ്ങനെ വിശിഷ്ടമായ പ്രയോജന സംബന്ധം വിഷയം ഇവയോടുകൂടിയതാണ് ഈ ഗീതാശാസ്ത്രം. യതഹ അടുത്ത് പറയുന്നു, തദർത്ഥേ വിജ്ഞാതേ സമസ്ത പുരുഷാർത്ഥ സിദ്ധി. അതുകൊണ്ട് തദർത്ഥേ വിജ്ഞാതേ, ഇതിന്റെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഗീതാശാസ്ത്രത്തിന്റെ താത്പര്യം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ സമസ്ത പുരുഷാർത്ഥ സിദ്ധി, സമസ്ത പുരുഷാർത്ഥങ്ങളെ സിദ്ധിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് നിശ്രേയസമാണ് ഇതിന്റെ പ്രയോജനം എന്ന് പറയുമ്പോൾ അവിടെ പറയാം അത് പരം പ്രയോജനം, മുഖ്യമായ പ്രയോജനം അതാണ്. പുരുഷാർത്ഥങ്ങളിൽ മുഖ്യമായിരിക്കുന്നതാണ് ധർമാർത്ഥകാമ മോക്ഷങ്ങളിൽ മുഖ്യമായിരിക്കുന്നതാണ് മോക്ഷം, പരമപുരുഷാർത്ഥം. പക്ഷെ മറ്റു പുരുഷാർത്ഥങ്ങളും മനുഷ്യർക്ക് ആവശ്യമാണ്. ഗീതാശാസ്ത്രത്തിലൂടെ സർവപുരുഷാർത്ഥങ്ങളെ സിദ്ധിക്കുന്നു എന്നാണ്. സമസ്ത പുരുഷാർത്ഥ സിദ്ധി എന്നാണ്. അതെങ്ങനെ സംഭവിക്കും? കാരണം പുരുഷാർത്ഥ സിദ്ധിക്കുള്ള എല്ലാ ഉപായങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, കർമ്മത്തെക്കുറിച്ച്, കർമ്മയോഗത്തെക്കുറിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് പുരുഷാർത്ഥ സിദ്ധിക്ക് ഉതകുന്നതാണ്. സമസ്ത പുരുഷാർത്ഥങ്ങളും ഇതിലൂടെ സിദ്ധിക്കുന്നു. ഇത്യതഹ അതുകൊണ്ട് തദ്വിവരണേ യത്ന ക്രിയതേ മയ. അതുകൊണ്ട് ഇതിന്റെ വിവരണത്തിൽ മയ യത്ന ക്രിയതേ, ഞാൻ പരിശ്രമിക്കുന്നു എന്നാണ് ഇതിനെ ഒന്ന് വിശദീകരിക്കുന്നത്. മോക്ഷാർത്ഥികൾ, മോക്ഷം മാത്രം ആഗ്രഹിക്കുന്നവർ, ഗീതയെ മോക്ഷശാസ്ത്രം എന്ന് പറയും, അവർക്ക് മാത്രമേ ഇത് ഉപകാരപ്പെടൂ എന്നില്ല. ഇതാർക്കും ഉപകാരപ്പെടുന്നതാണ്? പുരുഷാർത്ഥത്തെ ആഗ്രഹിക്കുന്ന ആർക്കും ഗീത പ്രയോജനപ്പെടുന്നതാണ്. അതാണ് ഇതിന്റെ അപൂർവത. ഇപ്പം മോക്ഷാർത്ഥികൾക്ക് മാത്രമേ ഗീത ഉപകരിക്കൂ എന്ന് വന്നു കഴിഞ്ഞാൽ മോക്ഷാർത്ഥി അയാൾ സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം, ശമതമാതി ഗുണങ്ങളോടുകൂടിയുള്ളവനായിരിക്കണം. അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം തികഞ്ഞവന് മാത്രമേ ഗീത അധ്യയനം ചെയ്യാൻ കഴിയൂ എന്ന് വരും. അങ്ങനെ വരുമ്പോൾ മനുഷ്യാണാം സഹസ്രേഷു, ഭഗവാൻ തന്നെ പറയുന്നത് പോലെ കോടാനുകോടിയിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഗീത അധ്യയനം ചെയ്യുന്നതിനുള്ള അവകാശം സിദ്ധിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, ഗീത സർവർക്കും വേണ്ടിയുള്ളതാണ്. അതിന്റെ ഫലം ആ വ്യക്തിയുടെ അധികാരിത്വം യോഗ്യത അനുസരിച്ച് എന്നുള്ള വ്യത്യാസങ്ങളാണ്. അതായത് ഇവിടെ സാധന ചതുഷ്ട സമ്പന്നനായ ഒരുവന് മാത്രം അധ്യയനം ചെയ്യേണ്ട ഒരു ശാസ്ത്രം അല്ല ഗീത. സാധന ചതുഷ്ട സമ്പന്നനായ ഒരുവൻ ഇത് അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ ശാസ്ത്ര ശ്രവണത്തിലൂടെ അവന് അതിന്റെ മുഖ്യഫലം ലഭിക്കുന്നു. അങ്ങനെ അല്ലാത്തവർ ഇത് ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ അവർക്കിതുകൊണ്ട് അവാന്തര ഫലങ്ങൾ, അതിൽപ്പെടുന്നതാണ് മറ്റ് പുരുഷാർത്ഥങ്ങളെല്ലാം, ധർമാർത്ഥ കാമങ്ങളെല്ലാം ഇതുകൊണ്ട് സിദ്ധിക്കുന്നു. അതുകൊണ്ട് ഇത് സമസ്ത ജനങ്ങൾക്കും സ്വീകാര്യമായ ഒന്നാണ് ഗീതാശാസ്ത്രം. കേവലം വിശിഷ്ടാധികാരികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ള കാര്യം ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമായി പറയുന്നുള്ളതാണ്. സമസ്ത പുരുഷാർത്ഥ സിദ്ധി എന്ന് പറയുന്നത്, പക്ഷെ മുഖ്യമായ ഫലം മുഖ്യമായ അധികാരിക്കെ കിട്ടും, അല്ലാത്തവർക്ക് മറ്റ് പുരുഷാർത്ഥങ്ങൾ ഈ തത്വത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ട് ഇത് ആർക്കും ഉപദേശിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഉപോദ്ഘാത ഭാഷ്യം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാം അധ്യായത്തിലെ വിഷയങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒന്നാം അധ്യായത്തിൽ ഒന്നാം ശ്ലോകത്തിന് തന്നെ ഭാഷ്യകാരൻ ആരംഭമുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് വരെയുള്ള ഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഭാഷ്യം രചിക്കാതെ ഉപോദ്ഘാത രൂപത്തിൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ ഒന്ന് പരാമർശിച്ചു. അതുകഴിഞ്ഞ് രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും അർജുനൻ പഴയ അവസ്ഥയിൽ തന്നെ. അർജുനന് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അർജുനൻ ഏവ മുക്തോ അർജുന സംഖി രഥോപസ്ഥ ഉപാവിസ വിസർജ്യ സശരം ചാപം ശോകസംവിഘ്ന മാനസ എന്ന് പറഞ്ഞാണ് ഒന്നാം അധ്യായം അവസാനിപ്പിച്ചത്. അർജുനൻ ധർമ്മസങ്കടത്തിൽപ്പെട്ടു. ഏതാണ് തന്റെ ധർമ്മമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിമൂഢ ചേതസായി മോഹം നിറഞ്ഞവനായി യുദ്ധം ഉപേക്ഷിച്ച് ദുഃഖിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഒന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത്. രണ്ടാം അധ്യായത്തിൽ വ്യാസൻ പറയുന്നത് വീണ്ടും ഈ അവസ്ഥയിൽ യുദ്ധം വേണ്ട എന്ന് കരുതി യുദ്ധം ഉപേക്ഷിച്ചിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പറയുകയാണടുത്ത് വീണ്ടും രണ്ടാം അധ്യായത്തിൽ സഞ്ജീവ വാച തം തഥാ കൃപയാവിഷ്ടം. രണ്ടാം അധ്യായമാണ് നോക്കണം. അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം ഇദം വാക്യം ഉവാച മധുസൂദന. ഞാൻ വായിക്കാം, കൂട്ടത്തിൽ വായിക്കാം. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം ഇദം വാക്യം ഉവാച മധുസൂദന. ഇവിടെ സഞ്ജയൻ പറയുന്നു, സഞ്ജയ് ഉവാച തഥാ അപ്രകാരം കൃപയാ ആവിഷ്ടം ദൈന്യതയോടുകൂടിയവനായി അശ്രുപൂർണാകുലേക്ഷണം അശ്രുപൂർണമായ ദുഃഖിതമായ കണ്ണുകളോടുകൂടിയവനായി ദുഃഖം നിറഞ്ഞ മനസ്സോടുകൂടിയവനായി തന്റെ എല്ലാ പ്രയാസങ്ങളും ദൈന്യഭാവം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് വിഷീദന്തം വളരെ വിഷമിക്കുന്നവനായി ദുഃഖിക്കുന്നവനായി ഇരുന്ന തം അവനോട് അർജുനനോട് മധുസൂദന ഭഗവാൻ ഇദം വാക്യം വാച ഇദം ഇനി പറയാൻ പോകുന്ന വാക്യം വാക്യത്തെ വാചകത്തെ വാച പറഞ്ഞു. കൃപയാവിഷ്ടം, കൃപ എന്ന് പറയുന്നത് കാരുണ്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇവിടെ അർത്ഥമല്ല. ഇവിടെ കൃപ എന്ന് പറയുന്നത് സ്വന്തം ദൈന്യഭാവം. ഇവിടെ അർജുനന് വന്ന ആശയക്കുഴപ്പം, ഗുരുക്കന്മാരെ കൊന്നിട്ട് രാജ്യം നേടണമോ അതോ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഭിക്ഷ സ്വീകരിക്കണം, സന്യാസം സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ ഒരു നിർണയം എടുക്കാൻ കഴിയാതെ അർജുനന്റെ മനസ്സ് കുഴങ്ങി ദുഃഖിതനായി ദൈന്യഭാവത്തോടുകൂടിയിരിക്കുന്നു. അതാണ് കൃപ. ആ ദീനത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ദീനതയാണ് ഇവിടെ കൃപ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൃപയാ ആവിഷ്ടം, ആവേശിച്ചവനായി പരവശനായി അശ്രുപൂർണമായ ആകുലീക്ഷണങ്ങളോടുകൂടി അശ്രുപൂർണമായി ആകുലമായ ഈക്ഷണത്തോടുകൂടിയവനായി, അതായത് ഭഗവാനെ വളരെ ദൈന്യമായി നോക്കുകയാണ്. തന്റെ എല്ലാ ദുഃഖങ്ങളെയും പ്രകടിപ്പിക്കുന്ന ഒരു നോട്ടം, അതാണ് ഈക്ഷണം നോട്ടം. അത് അർജുനന്റെ കണ്ണുകൾ കണ്ടപ്പോ വ്യാസന് മനസ്സിലായി. അതിനെ വിശദീകരിക്കുകയാണ്, കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്, അത് ആകുലമായിരിക്കുന്നു. കണ്ണുകൾ ദുഃഖം കൊണ്ട് കണ്ണുകൾ കലങ്ങാറുണ്ട്. അങ്ങനെ കലങ്ങി കണ്ണോടുകൂടിയവനായി അത് മനസ്സിന്റെ അവസ്ഥയെ പ്രകടമാക്കുന്നതാണ് ആ കണ്ണിന്റെ ബാഹ്യമായ അവസ്ഥ. അതിനെയാണ് ഇവിടെ വ്യാസൻ പറയുന്നത്. എന്നുവെച്ചാൽ പൂർണ്ണമായും ദുഃഖിതനായി വിഷീദന്തം മനസ്സിൽ നിറഞ്ഞ ദുഃഖത്തോടുകൂടിയവനായി ഇരിക്കുന്ന അർജുനനോട് മധുസൂദനൻ പറഞ്ഞു. മധു എന്ന് പറയുന്ന അസുരനെ കൊന്നതുകൊണ്ട് മധുസൂദനൻ എന്ന് പേര് കിട്ടി. മധു എന്ന് പറയുന്നതിന് ആനന്ദം എന്നു അർത്ഥമുണ്ട്. അതിനെ സൂദനം ചെയ്യുന്നവൻ, സൂദനം ചെയ്യുക, അതിനെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ, അങ്ങനെയും അർത്ഥമുണ്ട്. അതായത് ഈ ദുഃഖങ്ങൾ എല്ലാം കണ്ടിട്ടും അർജുനൻ പ്രിയ സഖാവാണ്. അങ്ങനെയുള്ള അർജുനന്റെ ഈ ദുഃഖം കണ്ടിട്ടും ഭഗവാന് പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഉണ്ടായില്ല. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സംസാരത്തിന്റെ ദുഃഖം കണ്ടിട്ട് ഭഗവാനെ ദുഃഖിച്ചു കഴിഞ്ഞാൽ ഭഗവാന് സംസാരിയായിത്തീരും. അർജുനൻ അനുഭവിക്കുന്നത് സംസാര ദുഃഖമാണ്. പക്ഷെ ആ ദുഃഖം കണ്ടിട്ട് ഭഗവാന് ദുഃഖമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഇതിന്റെ രഹസ്യം അറിയാവുന്നതുകൊണ്ട്. ഈ സംസാരത്തിന്റെ രഹസ്യം ഭഗവാൻ അറിയും. ഭഗവാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല. അത് സൂചിപ്പിക്കാനാണ് ഇവിടെ മധുസൂദന എന്നുള്ള ശബ്ദം. എന്നുവെച്ചാൽ ആ സ്ഥിതപ്രജ്ഞാവസ്ഥയിൽ തന്നെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അർജുനന്റെ തന്റെ സുഹൃത്തിന്റെ ദുഃഖം കൊണ്ട് ഭഗവാൻ ദുഃഖിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപദേശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ദുഃഖത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ ദുഃഖത്തെ നീക്കുന്നതിനുള്ള ഉപായം ഇതാണ് ഗുരുക്കന്മാർ ചെയ്തത്. ഭൂമിഷ്ഠാനിവ ശൈലസ്ഥാൻ വ്യാസമഹർഷി എന്ന് പറയും. ഭൂമിയിൽ നിൽക്കുന്നവനെ ശൈലസ്ഥാൻ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്നവൻ എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് ജ്ഞാനി സംസാരി കാണുന്നതെന്നാണ്. അങ്ങനെ പ്രജ്ഞാ പ്രാസാദം ആരുഹ്യ, പ്രജ്ഞയെ അതിനൊരു വലിയൊരു മാളികയായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ, ഒരു മണിമാളിക, അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ് തത്വജ്ഞാനി. തത്വജ്ഞാനി ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴൊന്നും തന്റെ നില കൈവിടുന്നില്ല, സംസാരിയാകുന്നില്ല എന്നർത്ഥം. ഒരുപക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മോടൊപ്പം ദുഃഖിക്കുന്നവനായും സന്തോഷിക്കുന്നവനായും ഒക്കെ അനുഭവപ്പെടാമെങ്കിലും തത്വജ്ഞാനിയുടെ വാസ്തവസ്ഥിതി അതല്ല, നമ്മൾ കാണുന്ന പോലെയല്ല എന്നാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബാഹ്യമായ തത്വജ്ഞാനിയുടെ ചേഷ്ടകളെക്കുറിച്ചല്ല പറയുന്നത്, തത്വജ്ഞാനിയുടെ ആന്തരികമായ സ്ഥിതിയെക്കുറിച്ചാണ്, നിജസ്ഥിതിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ നിൽക്കുന്ന വസ്തുക്കളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അത് വളരെ ചെറുതായി അമ്പ്യക്തമായി അത് പ്രകടമാകുന്നു. ഈ താഴ്ത്ത കോലാഹലങ്ങളൊന്നും മുകളിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സംസാരമെന്ന് പറയുന്നത് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു നിഴൽ മാത്രം, അത് വാസ്തവമല്ല എന്നർത്ഥം. അതിന് യാഥാർത്ഥ്യ ബോധമില്ല, അതൊരു നിഴലിനെ കാണുന്നത് പോലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അതിനോട് ആസക്തിയോ അതിനോട് മമതയോ അതിന്റെ ദ്വന്ദ്വാത്മകമായ സുഖദുഃഖവാദികളോ ഒന്നും തത്വജ്ഞാനിയെ ബാധിക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു എന്നർത്ഥം. അതാണ് മലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം ഭിന്നനായി തന്നെ നിൽക്കുന്നു. എന്നാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അർജുനന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഇവിടെ ഭഗവാൻ സമാധാനം പറയുന്നുണ്ട് വളരെ വിശദമായി. പക്ഷെ ഇതെല്ലാം ആ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നിട്ടാണ്, അതിലേക്ക് മുഴുകിയിട്ടില്ല. അതാണ് അടുത്ത് ശ്രീ ഭഗവാൻ വാച ഭഗവാന്റെ ആ സന്ദർഭം ഭഗവാന്റെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അക്കാര്യം മനസ്സിലാകും. കുതസ്ത്വ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജ്യുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. അർജുന അടയോ അർജുന, അനാര്യജ്യുഷ്ടം. ജുഷ്ടം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്, സേവിക്കുന്നത് എന്നൊക്കെ അർത്ഥം. ജുഷ്ഠം, ജുഷപ്രീതി സേവനയോഹു, ഒരാൾ സ്വീകരിക്കുക സേവിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ജുഷധാതു. ജുഷ്ഠം അനാരി ജുഷ്ഠം, ആര്യന്മാർ ശ്രേഷ്ഠന്മാർ എന്നുള്ള അർത്ഥം, മാന്യന്മാർ എന്നൊക്കെയുള്ള അർത്ഥമാണ് ആര്യ ശബ്ദത്തിൽ. ഗുരു എന്നുള്ള അർത്ഥമുണ്ട് ആര്യ ശബ്ദത്തിൽ, ഗുരുക്കന്മാർ ശ്രേഷ്ഠന്മാർ തത്വജ്ഞാനികൾ എന്നൊക്കെ ആര്യ ശബ്ദത്തിനർത്ഥമുണ്ട്. അനാര്യന്മാര് അങ്ങനെ അല്ലാത്തവർ എന്നുവെച്ചാൽ പാമരന്മാർ, അവിവേകികൾ അനാര്യന്മാര്, ആര്യന്മാർ അവിവേകികൾ. അവിവേകികളുടെ പാത അതാണ് അനാര്യജ്യുഷ്ഠം. അവിവേകികൾ സ്വീകരിച്ചിരിക്കുന്നത് അസ്വർഗ്യം. സ്വർഗം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഭ്യുദയം. അഭ്യുദയത്തിന് ഉതകാത്തത്, പ്രേയസിന് ഉതകാത്തത്, അകീർത്തികരം, ദുഷ്കീർത്തി ഉണ്ടാക്കുന്നത്. അകീർത്തി എന്ന് പറഞ്ഞാൽ ദുഷ്കീർത്തി. അങ്ങനെയുള്ള ഈ കസ്മലം, കസ്മലത, കസ്മലം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർജുനന്റെ ആ അവസ്ഥ. ആ അവസ്ഥയ്ക്ക് മൊത്തം കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് കസ്മലത. അനവസരത്തിലുള്ള ഈ അവസ്ഥാ പരിണാമം അർജുനന് സംഭവിച്ചിരിക്കുന്ന അതിന്റെ പേരാണ് കസ്മലത. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ഒരു കടുത്ത ഭാഷയാണ് ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത്. കസ്മലം, കസ്മലം എന്ന് പറയുന്നത് ശരിക്കും സംസ്കൃതത്തിൽ ചീത്ത പറയുന്ന ഒരു വാക്കാണ്. സംസ്കൃതത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അർജുനനെ. ഇത് മലയാളത്തിലാക്കിക്കഴിഞ്ഞാൽ വളരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഈ കസ്മലം, ഈ അവസ്ഥ, ഇതം ത്വാം നിന്നെ വിഷമേ, വിഷമം എന്ന് പറയുന്നതിന് യുദ്ധം എന്നർത്ഥമുണ്ട്. വിഷമം, യുദ്ധം, സങ്കടകരമായ ഒരവസ്ഥ എന്നും അർത്ഥമുണ്ട്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന അർത്ഥമുണ്ട്. ഇവിടെ രണ്ടും ഒന്നിച്ചേർന്നിരിക്കുകയാണ്. യുദ്ധവും വന്നിരിക്കുന്നു, അർജുനന് സങ്കടവും വന്നിരിക്കുന്നു. അപ്പൊ രണ്ടർത്ഥത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം. വളരെ സങ്കടകരമായ ഈ യുദ്ധത്തിൽ കുതഹ സമുപസ്ഥിതം ത്വാം, കുതഹ സമുപസ്ഥിതം നിന്നെ എങ്ങനെ പിടികൂടി, നിന്നിൽ എങ്ങനെ വന്നു ചേരുന്നു. മാന്യന്മാർക്ക് ഒരിക്കലും യോജിക്കാത്തതും ഒരിക്കലും നിനക്ക് ഗുണം ചെയ്യാത്തതും ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഈ ദുരവസ്ഥ, അതാണ് ഈ കസ്മലം. ഈ യുദ്ധസങ്കടത്തിൽ നിന്നെ എങ്ങനെ പിടികൂടി, സമുപസ്ഥിതം നിന്നിൽ എങ്ങനെ വന്നു ചേരുന്നു എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. കുതസ്ത്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജ്യുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. ഈ അവസ്ഥകളെ കുറിച്ചൊക്കെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വളരെ വിശദീകരിച്ചാണ്. വീണ്ടും അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ക്ലൈബ്യം മാസ്മകമപ്പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്, പരന്മാരെ തപിപ്പിക്കുന്നവന്, യുദ്ധത്തിൽ ശത്രുക്കളെയെല്ലാം, എന്തിന് ഭീഷ്മദ്രോണാദികളെയെല്ലാം പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാണ്, പരമശിവനോട് പോലും യുദ്ധം ചെയ്ത ആളാണ്, അങ്ങനെയുള്ള പരന്തപൻ. പരമമായ തപസ്സനുഷ്ഠിച്ചിട്ടുള്ളവനെന്നു അർത്ഥം. നിന്റെ തപസ്സെല്ലാം വ്യർത്ഥമായി. അർജുനൻ വളരെ കഠിനമായ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്, ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റും പുരാണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കഠിനമായ തപസ്സനുഷ്ഠിച്ചിട്ടുള്ളവനാണ് നീ. അങ്ങനെയുള്ള തപസ്സിന്റെ ഫലമൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. നിന്റെ മനസ്സ് തളർന്നു പോയല്ലോ. തപസ്സനുഷ്ഠിക്കുന്നവനത് വരാൻ പാടില്ല. അപ്പൊ നിനക്ക് ഈ ഹൃദയ ദൗർബല്യം വരാൻ പാടില്ല എന്നാണ്. തപസ്സിക്ക് എങ്ങനെയാ ഹൃദയ ദൗർബല്യം വരുന്നത്? അതുകൊണ്ട് പറയുന്നു പരന്തപ പാർത്ഥ. അതോടൊപ്പം തന്നെ പറയുന്നു പാർത്ഥ പ്രഥയുടെ പുത്രനാണ്, കുന്തി പുത്രനാണ്. അതും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ്, ഇത്രയും വലിയ തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ളവനാണെങ്കിലും നിന്നെങ്ങനെ ഈ ദൗർബല്യം വന്നിരിക്കുന്നു? ആ ദൗർബല്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രഥാസുതൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതെന്ന്. സ്ത്രീ സഹജമായ ദൗർബല്യമാണോ ഇനി ഇതിനെ പിടികൂടിയിരിക്കുന്നതെന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നാണ്. സ്ത്രീകൾക്ക് സഹജമായ ദൗർബല്യം ഉണ്ടെന്നല്ല, ഇവിടെ സാന്ദർഭികമായി പറയുകയാണ്. അങ്ങനെ ഒരു ദൗർബല്യം നിന്നെ പിടികൂടിയിരിക്കുകയാണോ? ക്ലൈബ്യം മാസ്മകമാ, ക്ലൈബ്യം മ അഗമ, നീ ക്ലീബതയെ നപുംസകത്വം മതി എന്ന് ക്ലീബത എന്ന് പറയും. അതിനെ പ്രാപിക്കരുത്. ആണും പെണ്ണും കെട്ടവനായി തീരരുത്. യുദ്ധ രംഗത്ത് വന്ന് പൗരുഷത്തോടുകൂടി യുദ്ധം ചെയ്യേണ്ട സമയത്ത് നീ ആണും പെണ്ണും കെട്ടവനായി തീരുന്നു. അജ്ഞാതവാസക്കാലത്ത് കുറച്ചു കാലം അർജുനൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, ആണും പെണ്ണും കെട്ടവനായിട്ട്. ആ ഒരു കാര്യത്തെ ഒന്ന് സൂചിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. അതിനെ വീണ്ടും ആ അവസ്ഥയാണോ നീ ഇവിടെ വീണ്ടും ഈ സന്ദർഭത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? ക്ലീബഭാവത്തെ എന്ന് വെച്ചാൽ അധൈര്യത്തെ. പക്ഷെ അന്നത് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഒരു അവസ്ഥയെ സ്വീകരിക്കുന്നതിന് അർജുനന് ശാപം കൊണ്ട് കിട്ടിയ ഒരനുഗ്രഹമായിരുന്നത്. പക്ഷെ ആ ക്ലീബത്വത്തെ നീ വീണ്ടും പ്രാപിച്ചിരിക്കുകയാണ് ഇവിടെ യുദ്ധ സന്ദർഭത്തിൽ. അതുകൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്, ആ ക്ലീബതയെ, ആണിനും പെണ്ണിനും ചേരാത്ത ഈ സ്വഭാവവിശേഷത്തെ മാസ്മകമാ, അതിലേക്ക് നീ പോകരുത് എന്നാണ്. അഗമ എന്നുള്ളതാണ്, ഗമ എന്നായി തീർന്നു വ്യാകരണ നിയമം അനുസരിച്ച്. അങ്ങനെ നീ വരരുത്. നെയ്തത്വയുപപദ്ധ്യതയെ പലർക്കും വായിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ്. ന ഏതത് തൊയ് ഉപപദ്ധ്യത, എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ന ഏതത് തൊയ് ഉപപദ്ധ്യത, ഏതത് തൊയ് ന ഉപപദ്ധ്യത, ഏതത് ഇത് തൊയ് നിന്നിൽ ന ഉപപദ്ധ്യത ചേരുന്നില്ല. വീര ശൂരപരാക്രമിയായ നിന്നിൽ ഈ ക്ലീബത്വം ഒട്ടും ചേരുന്നില്ല. നിനക്ക് യോജിച്ചതൊന്നല്ല. യുദ്ധരംഗത്ത് വന്നിട്ട് അതിൽ നിന്ന് പിന്തിരിയുക എന്ന് പറയുന്നത് ക്ഷത്രിയനായ നിനക്ക് ഒരിക്കലും യോജിച്ചതല്ല. അതുകൊണ്ട് ഇതെന്താണ്? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ക്ഷുദ്രമായ ഒരു നിസ്സാരമായ തുച്ഛമായ ഹൃദയ ദൗർബല്യം. മനസ്സിന്റെ ഒരു ബലക്കുറവാണ് പ്രതിമെന്ന് വെച്ചാൽ മനസ്സ് ദൗർബല്യം, അതിന്റെ ഒരു ദുർബലതയാണ്. ഈ സന്ദർഭത്തിൽ നീ ഈ കാണിക്കുന്നത് വിവേകപൂർവകമായ ഒരു ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള ആ തീരുമാനം, അത് വിവേകപൂർവകമായ ഒരു തീരുമാനമല്ല, മനസ്സിന്റെ ദൗർബല്യമാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. ഒരിക്കലും മനസ്സ് കലങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ, മനസ്സ് ദുർബലമായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അത് അർജുനനെ ഓർപ്പിക്കുകയാണ്. വ്യക്തമായ ദൃഢമായ തീരുമാനങ്ങൾ ഉറച്ച മനസ്സുകൊണ്ടേ എടുക്കാവൂ. അർജുനൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു ദൃഢമായ തീരുമാനം എടുത്തു, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. ഭാവിയെ സംബന്ധിച്ച് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ധർമ്മ അധർമ്മങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഇത് ധർമ്മത്തിന് ഹാനിയുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷേ ഹൃദയ ദുർബലതയിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് പറയുന്നു ഇത് ഹൃദയ ദൗർബല്യമാണ്, നിന്റെ മനസ്സിന്റെ ദുർബലതയാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്, യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം. അതുകൊണ്ട് തത് തെക്വ, നിന്റെ ആ മനസ്സിന്റെ ദുർബലതയെ തെക്വ ഉപേക്ഷിച്ചിട്ട് ഉത്തിഷ്ഠ, തയ്യാറാകൂ, യുദ്ധത്തിന് തയ്യാറാകൂ, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുകയാണ്, എഴുന്നേറ്റ് യുദ്ധത്തിന് തയ്യാറാകൂ എന്നാണ്. എന്ന് പറഞ്ഞ് തന്റെ കർമ്മത്തിലേക്ക് ശക്തമായ പ്രേരണ. ഇവിടെ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ യുദ്ധമാകുന്ന കർമ്മത്തിൽ നിന്ന് വിമുഖനാണ്. ഇവിടെ പറയും എന്താണോ, അർജുനനൊരു നിമിത്തം മാത്രം. സർവ മനുഷ്യർക്കും വേണ്ടി ശക്തമായ ഒരു കർമ്മപ്രേരണ, അതാണ് ഇവിടെ ഭഗവാൻ നൽകുന്നത്. കർമ്മത്തെ ആരും തന്റെ ദൗർബല്യം കൊണ്ട്, മനസ്സിന്റെ ദൗർബല്യം കൊണ്ട്, മനസ്സിന്റെ തളർച്ച കൊണ്ട് ആരും കർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. അർജുനൻ ഉദ്ദേശിക്കുന്നതല്ല കർമ്മത്യാഗം, കർമ്മസന്യാസം. അർജുനന്റെ കർമ്മസന്യാസം അല്ലെങ്കിൽ കർമ്മത്യാഗം എന്ന് പറയുന്നത് എന്താണ്? അത് ദുർബലതയിൽ നിന്നുണ്ടായതാണ്. ദുർബലത കൊണ്ടൊരിക്കലും കർമ്മത്തെ തേജിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഭഗവാൻ തന്നെ ഇനി പറയുന്നതാണ്, പ്രകൃതി ത്വാം നിയോക്ഷ്യതി, പ്രകൃതി നിന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. തത്കാലം നിനക്ക് വേണമെങ്കിൽ മനസ്സിന്റെ ദുർബലത കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാം, പക്ഷേ കർമ്മത്യാഗത്തിന് മനസ്സിന്റെ ദുർബലത ഒരിക്കലും സഹായിക്കത്തില്ല. അത് ക്ഷണികമാണ്, അതങ്ങ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും കർമ്മത്തിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് കർമ്മസന്യാസത്തിന് വേണ്ടത് എന്താണ്? മനോബലമാണ്. മനസ്സിന് അസാധാരണമായ ബലം, ധൈര്യം ഉള്ളതിന് മാത്രമേ കർമ്മത്യാഗം കഴിയത്തുള്ളൂ, കർമ്മസന്യാസം കഴിയത്തുള്ളൂ. അത്തരം ഒരു ബലമില്ലാത്ത അവസ്ഥയിൽ സന്യസിക്കുക, അതിനാണ് ഇപ്പോൾ സന്യസിച്ചു കഴിഞ്ഞു അർജുനൻ. അർജുനന്റെ സന്യാസം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ആശ്രമത്തിൽ പോയാൽ മതി, അങ്ങനെ ആയിക്കഴിഞ്ഞു. അതിനെ ഭഗവാൻ നിഷേധിക്കണം. സന്യാസത്തെ ഭഗവാൻ തരുമ്പോ പോലും അംഗീകരിക്കുന്നില്ല, സാധ്യമല്ല, ഇത് വെറും ഒരു മനസ്സിന്റെ ദുർബലതയാണ് എന്നത്. ഇത് ഒരു വലിയൊരു പാഠമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഒരിക്കലും തന്റെ മനസ്സിന്റെ ദുർബലത കൊണ്ട് സന്യാസത്തിലേക്ക് ഇറങ്ങിക്കൊള്ളപ്പെടരുത്. സന്യാസത്തിനും തനിക്കും ആപത്താണ്, അത് പാടില്ല എന്നാണ്. അതിനെ ഉപേക്ഷിക്കുക. സന്യാസം എന്ന് പറയുന്നത് അതും അതിന് വരുന്ന ഒരു പോരായ്മ, ആർക്കും തന്നെ സന്യാസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സന്യസിക്കാൻ അവസരം കിട്ടാറില്ല. സന്യസിച്ചതിന് ശേഷമാണ് ഈ അബദ്ധം എന്താണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ സഹിക്കുക, അനുഭവിക്കുക, അല്ലാതെ വരെ നിവർത്തിയില്ല. സർവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അത് തന്നെയാണ് ഇവിടെ അർജുനനും പറ്റിയിരിക്കുന്നത്. ആദ്യം സന്യസിച്ചു, അത് കഴിഞ്ഞപ്പോഴാ പിന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് സന്യാസം. ആദ്യം സന്യസിച്ചിട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്നു, അപ്പൊ ഗുരു പിന്നെ ബോധവൽക്കരിച്ചാണ് ഇയാളെ ഈ അബദ്ധം മനസ്സിലാക്കുന്നത്. അപ്പോൾ സമയം താമസിച്ചു, കാലവും പോകും, പിന്നെ ഉഭയപ്രശ്നാവും, സന്യാസമില്ല, ഗാർഹസ്ഥ്യമില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരും. അർജുനനും അത് സംഭവിക്കാൻ പോവുകയാണ്, പക്ഷെ ഭഗവാൻ രക്ഷപ്പെടുത്തുന്നു. വരാൻ പോകുന്ന സന്യാസിമാരെല്ലാം ഭഗവാൻ കൂടെ രക്ഷപ്പെടുത്തുകയാണ്. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്, ഇത് ഹൃദയ ദൗർബല്യമാണ്, ഇതിനെ ഉപേക്ഷിക്കൂ. പരന്തപ, നീ വലിയ തപസ് ചെയ്ത് മനോബലം നേടിയിട്ടുള്ളവനാണ്, തപസ്സിന്റെ ഫലം തന്നെ മനോബലമാണ്. ആ മനോബലം നേടി നീ ഇങ്ങനെ ഹൃദയ ദൗർബല്യം ഉള്ളവനായി തീരരുത് എന്ന് വളരെ മനസ്സിൽ തട്ടത്തക്കരുത് രീതിയിൽ പറയുകയാണ്. ക്ലൈബ്യം മാസ്മകമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച, ഭഗവാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അല്പമേ പറഞ്ഞുള്ളൂ, ഇത് നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് വിരക്തിയൊന്നുമല്ല, വിവേകപൂർവമായ ഒരു തീരുമാനമൊന്നുമല്ല എന്നേ ഭഗവാൻ പറഞ്ഞുള്ളൂ. നിന്റെ മനസ്സിന്റെ ഒരു ബലക്കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ മറുപടി പറയുന്നു, കഥം ഭീഷ്മം അഹം സംഖ്യേ ദ്രോണം ച മധുസൂദന യശുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. മധുസൂദന അല്ലയോ കൃഷ്ണ, കൃഷ്ണനെ കുറിച്ച് അർജുനൻ ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിലും പല സന്ദർഭങ്ങളിലും. പക്ഷെ മനസ്സിലാക്കിയെങ്കിലും അത് മറന്നുപോയി, അതാണ് അർജുനന് സംഭവിച്ച ഒരു തകരാറ്. ഭഗവാനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവിടെ മധുസൂദന എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ സമയത്തുള്ള മനസ്സിന്റെ ഒരു വേവലാതി, അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി വിളിക്കുന്നത് ഹരിസൂദന മധുസൂദന. നമ്മൾ മനസ്സിനെന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആവർത്തിച്ച് പറയുമല്ലോ, അമ്മേ അമ്മേ അമ്മേ എന്നാവർത്തിച്ച് പറയും. അതുപോലെ അർജുനൻ പറയുന്നു, മധുസൂദന ഹരിസൂദന ഭഗവാനെ കൃഷ്ണ, അത് ആ മനസ്സിന്റെ വേവലാതിയെ കാണിക്കുകയാണ്. ഒന്നിലധികം സംബോധന, സ്വന്തം ദുഃഖത്തെ ദുഃഖം അറിയാതെ പ്രകടമാകുന്നതാണ്. അല്ലയോ മധുസൂദന ഹരിസൂദന, പൂജാർഹവും പൂജാർഹന്മാരായിട്ടുള്ള ആരൊക്കെ? ഭീഷ്മം ദ്രോണം ച, ഭീഷ്മരെയും ദ്രോണരെയും രണ്ടും ഗുരുക്കന്മാരാണ്. രണ്ടുപേരിൽ നിന്നും വിദ്യകൾ അഭ്യസിച്ചതാണ്, അസ്ത്രവിദ്യ മാത്രമല്ല ധർമ്മം നീതി സർവശാസ്ത്രങ്ങളും ഇവരിൽ നിന്ന് അഭ്യസിച്ച ആളാണ്. അങ്ങനെയുള്ള ഭീഷ്മരെയും ദ്രോണരെയും സംഖ്യ യുദ്ധത്തിൽ, ഈ യുദ്ധത്തിൽ യിശുഭി ബാണങ്ങളെ കൊണ്ട്, യിശു ബാണങ്ങളെ കൊണ്ട്, അഹം ഞാൻ കഥം എങ്ങനെ പ്രതിയോത്സ്യാമി എതിരിടും എന്നാണ്. ഞാൻ പൂജിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്, അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ അമ്പുകളെ കൊണ്ട് നേരിടുന്നത്, അവരോട് എങ്ങനെ ഞാൻ യുദ്ധം ചെയ്യും എന്നാണ്. അതെനിക്ക് കഴിയത്തില്ല എന്നുള്ളതാണ്. ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ള ആളാണ് അജ്ഞാതവാസക്കാലത്തിൽ. പക്ഷെ ഇപ്പോ അതല്ല അവസ്ഥ. ഇപ്പൊ അർജുനന് മനസ്സിലായി ഈ യുദ്ധം സർവനാശകരമായ ഒരു യുദ്ധമാണ്. അന്ന് യുദ്ധം അർജുനനെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശ പോലെ ആയിരുന്നു, പെട്ടെന്നുണ്ടായ ഒരു യുദ്ധമാണ്. അവിടെ ഇവരെയൊക്കെ നേരിട്ടു പരാജയപ്പെടുത്തി ഭഗവാന്റെ സഹായത്തോടുകൂടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു യുദ്ധമാണ്. സർവ സംരംഭങ്ങളും തയ്യാറാക്കി രണ്ടിലൊന്ന്, ഒന്നുകിൽ നാശം അല്ലെങ്കിൽ ജയം, രണ്ടിലൊന്ന് തീരുമാനിച്ചുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ അർജുനൻ അറിയാം തനിക്ക് ഭീഷ്മരെയും ദ്രോണരെയും എല്ലാം വധിക്കേണ്ടി വരും, അവസാനം കിട്ടുന്നത് എന്താണ്? രാജ്യം. അതാണ് അടുത്ത് പറയുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി ഈ ഗുരുഭൂതന്മാരെ ഞാൻ എങ്ങനെ നേരിടും? അതെനിക്ക് സാധ്യമല്ല എന്നാണ്. ഇതിനാണ് ഭഗവാൻ പറഞ്ഞത് ഹൃദയ ദൗർബല്യം എന്ന്. കഥം ഭീഷ്മം അഹം സംഖി ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ ഹരിസൂദന. പൂജാർഹൗ ഹരിസൂദന എന്നാണ് അവിടെ സന്ധി ചെയ്ത് ചേർത്തിട്ടാണ് പൂജാർഹ ഹരിസൂദന എന്നാൽ. പൂജാർഹൗ ഭീഷ്മം ദ്രോണം ച, രണ്ടുപേരുടെ വിശേഷമായി പറഞ്ഞിരിക്കുന്നവരാണ് ദിവജനം പൂജാർഹൗ, പൂജാർഹന്മാരായ രണ്ടുപേർ. വീണ്ടും അർജുനൻ തന്റെ സങ്കടം പറയുകയാണ്. ഗുരു നഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷമപീഹ ലോകേ ഹത്വാർത്തു കാമാംസ്തു ഗുരുനിഹൈവ ഭഞ്ജീയ ഭോഗാൻ രുധിര പ്രദിഗ്ധാൻ. മഹാനുഭാവാൻ ഗുരുൻ, മഹാ അനുഭാവം, അനുഭാവം പ്രഭാവം, തേജസ്, ശക്തി, ഐശ്വര്യം ഇതെല്ലാം ഉള്ളവരായ മഹാപ്രഭാവശാലികളായ ഗുരുവിൻ എന്നാണ്. എന്റെ ഗുരുക്കന്മാർ ഭീഷ്മദ്രോണാദികളെന്ന് പറയുന്നവർ നിസ്സാരന്മാരല്ല, ദേവന്മാരോടുകൂടി പോലും യുദ്ധത്തിലാണെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ വെല്ലാൻ കഴിവുള്ളവരാണ്. അതുമാത്രമല്ല, സർവശാസ്ത്ര വിശാരദന്മാരാണ്, തത്വജ്ഞാനികളാണ്, യോഗികളാണ്. അങ്ങനെയുള്ള മഹാപ്രഭാവശാലികളായ ഗുരുക്കന്മാരെ നിസ്സാരന്മാരല്ല എന്നർത്ഥം. അഹത്വ, അവരെ കൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ കൊല്ലുന്നതിന് പകരം അഹത്വ, കൊല്ലാതിരുന്നിട്ട്, ഹത്വ എന്ന് വെച്ചാൽ കൊന്നിട്ട്, ഗുരുൻ അഹത്വ എന്ന്. ഇവരെ കൊല്ലാതെ ഇഹലോകത്തിൽ, ഇനിയുള്ള കാലം, ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഭൈക്ഷ്യം, ചില പുസ്തകങ്ങളിൽ ഭൈക്ഷ്യം എന്നുമുണ്ട്, രണ്ടായാലും ശരി തന്നെ, ഭൈക്ഷ്യം അഭിഭോക്തം ശ്രേയ, ഭൈക്ഷ്യം, ക്ഷാത്ര ഗുണമുള്ളവന് ക്ഷത്രിയന്, ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് ഭൈക്ഷ്യം. സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഭിക്ഷാന്നം സ്വീകരിക്കുക. ഭൈക്ഷ്യം എന്ന് പറഞ്ഞാൽ സന്യാസവൃത്തി. ഒരിക്കലും ക്ഷത്രിയന് വിധിച്ചിട്ടില്ല. കർമ്മയോഗത്തിന് അധികാരിയായിട്ടുള്ളവന് ഭിക്ഷാന്നം, കർമ്മത്യാഗിക്ക് വിധിച്ചിട്ടുള്ള ഭിക്ഷാന്നം, അതൊരിക്കലും അനുവദിച്ചിട്ടുള്ള കാര്യമില്ല. പക്ഷേ അർജുനൻ പറയാണ്, അങ്ങനെയുള്ള ഭൈക്ഷവും ഭോക്തും ശ്രേയ, അത് ഭക്ഷിക്കുന്നത് ആണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യം, അതാണ് ഞാൻ ശ്രേഷ്ഠമായി കാണുന്നത്. ഇവരെ കൊല്ലുന്നതിലും നല്ലത് ഈ യുദ്ധരംഗത്ത് നിന്നും പോയി സന്യാസം സ്വീകരിച്ച് ഭിക്ഷാടനം നടത്തി ജീവിക്കുക. ഇവിടെ സന്യാസത്തെ അർജുനൻ സന്യാസത്തെ സൂചിപ്പിക്കുകയാണ്. മനസ്സ് തളർന്ന്, മനസ്സ് ദുർബലമായി മറ്റ് ജീവിതത്തിൽ ഒരു ഉപായവും മറ്റൊരു മാർഗവും കാണാതെ മനുഷ്യൻ സന്യാസത്തിലേക്ക് തിരിയാറുണ്ട്. മറ്റൊന്നും കാണുന്നില്ല ഉപായം. അതുപോലെ ഒരു, അതായത് പെട്ടെന്ന് താൻ നിൽക്കുന്ന നിലയിൽ നിന്നും ഒരു കരണം മറിച്ച്, അതാണ് ഇവിടെ അർജുനനും പെട്ടെന്ന് തലേ ദിവസം വരെ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രതിജ്ഞ ചെയ്ത ആളാണ് ധർമ്മപുത്രരോട്, ഞാൻ ഒറ്റയ്ക്ക്, നിങ്ങളാരും എനിക്ക് കൂട്ടണമെന്നും വേണ്ട, ഞാൻ ഒരാൾ മാത്രം ഈ സൈന്യത്തെ മുഴുവൻ മുടിച്ചു കളയാം എന്ന് പറഞ്ഞ അർജുനനാണ് ഒരു നിമിഷം കൊണ്ടെല്ലാം പറഞ്ഞു. അഹൃദയ ദൗർബല്യം അർജുനനെ പിടികൂടി, ഭഗവാൻ പറഞ്ഞതാണ്. അപ്പോൾ പറയുന്നു, ഞാനിതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഭിക്ഷാന്നം, അതായത് സന്യാസം, ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? എന്റെ ഗുരുക്കന്മാർ മഹത്വമുള്ളവരാണ്, അപ്പൊ ധർമ്മ നീതി ശാസ്ത്രങ്ങളെല്ലാം അറിയാവുന്ന ആളാണ്. അവരെങ്ങനെയുള്ളതാണ്? മറിച്ച് ചോദിക്കുകയാണ്, ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അർത്ഥകാമാൻ ഹത്വ, അർത്ഥകാമാൻ ഗുരുൻ ഹത്വ ഇഹൈവ രുധിരപ്രതിഗ്ധാൻ ഭോഗാൻ ഭുഞ്ചീയ. ഇതൊരു ചോദ്യമാണ്. അർത്ഥകാമന്മാരായ ഈ ഗുരുക്കന്മാരെ അത് ഇങ്ങനെയൊരു യുദ്ധം സംഭവിക്കുന്നതിന് ഇവർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതിനിവിടെ ഒന്ന് ഈ യുദ്ധം വന്നു ചേരുന്നതിന് താൻ ഉത്തരവാദിയല്ല, ഈ ഗുരുക്കന്മാർക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. എന്തുകൊണ്ട്? ഇവർ അർത്ഥകാമന്മാരാണ്, അവർ തന്നെ സ്വയം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അർത്ഥസ്യ പുരുഷോ ദാസ്. ഭീഷ്മർ തന്നെ ധർമ്മപുത്രനോട് പറയുകയാണ്, ധർമ്മപുത്രൻ ഭീഷ്മരടുത്ത് സഹായം ചോദിക്കും, യുദ്ധത്തിൽ ഞങ്ങളെ ജയിക്കാൻ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ പക്ഷം നിൽക്കണം എന്ന് പറയുമ്പം പറയും ഭീഷ്മർ തന്നെ പറയും, അർത്ഥസ്യ പുരുഷോ ദാസ, ഈ മനുഷ്യൻ അർത്ഥത്തിന് ദാസനാണ്, ധനദാസന്മാരാണ് അതിന് കീഴ്പ്പെട്ടു പോകും. അർത്ഥസ്യ പുരുഷോ ദാസ ദാസസ്തു അർത്ഥോന കസ്യചിത്. അർത്ഥം ആർക്കും കീഴ്പ്പെടുന്നില്ല, അർത്ഥത്തിന് സർവരും കീഴ്പ്പെട്ടു പോകുന്നു. ഞങ്ങളെല്ലാം, ഞാനും ദ്രോണരും എല്ലാം എന്താണ്, അർത്ഥത്തിന് ധനത്തിന് സമ്പത്തിന് അതിന് കീഴ്പ്പെട്ടു പോയവരാണ്. വളരെ ധർമ്മിഷ്ഠന്മാരാണെങ്കിലും പക്ഷേ ഈ അർത്ഥത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തതുമാണ്. ഇപ്പൊ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് കീഴ്പ്പെട്ടു പോയി? അതിന് സമാനമായിട്ടാണ് പറയുന്നത്, അർത്ഥസ്യ പുരുഷോ ദാസ ദാസസ്തു അർത്ഥോന കസ്യചിത്, അർത്ഥ കസ്യചിത് ന ദാസ ഇതി സത്യം മഹാരാജൻ. അല്ലയോ മഹാരാജ, ഇതൊരു വലിയ സത്യമാണ്. ഈ സത്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമാണ്, അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു. അർത്ഥേന ബദ്ധോസ്മി കൗരവൈഹി, ഞാൻ ഈ കൗരവന്മാരുമായി അർത്ഥം കൊണ്ട് ബന്ധിതനായിപ്പോയി. അർത്ഥേന ബദ്ധോസ്മി കൗരവൈഹി, അർത്ഥത്താൽ കൗരവന്മാരുമായി എനിക്കൊരു ബന്ധം വന്നുപോയി, ധനബന്ധം. എന്നുവെച്ചാൽ കൗരവന്മാരാണ് രാജ്യം ഭരിക്കുന്നത്, ദുര്യോധനാണ് രാജാവ്, ആ രാജാവിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന എനിക്ക് ആ രാജാവിനെതിരായി ഒരു യുദ്ധം വന്നപ്പോൾ ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന എനിക്ക് ഒരു കടപ്പാട്, കടമ ആ രാജാവിനോട് വന്നു. അതുകൊണ്ട് എനിക്ക് അധർമ്മത്തിനൊപ്പം നിൽക്കേണ്ടി വന്നിരിക്കുന്നു. നിങ്ങളുടെ പക്ഷം ധർമ്മമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ധർമ്മത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് അർത്ഥകാമത്വം. ശരി ഇന്നതാണ് എന്നറിയാമെങ്കിലും ശരിയോടൊപ്പം നിൽക്കാൻ കഴിയാതിരിക്കുക, അധർമ്മത്തോട്, തിന്മയോട് ചേർന്ന് നിൽക്കുക, എന്നിട്ട് ധർമ്മത്തിനെതിരായി യുദ്ധം ചെയ്യേണ്ടി വരിക. ഭീഷ്മർക്കും ദ്രോണർക്കും എല്ലാം ഇത് പറ്റിയെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അങ്ങനെയുള്ളവരെ എതിരിടേണ്ടി വരിക, അങ്ങനെയുള്ളവരെ എതിരിടാനും പ്രമാണമുണ്ട്. അതിന് പ്രമാണമുണ്ട്, പക്ഷെ എന്നാലും അത് ചെയ്യണമോ എന്നാണ് അവിടെ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ചോദ്യം വരും, ഇവരെല്ലാം ഭീഷ്മരും ദ്രോണരും എല്ലാം തത്വജ്ഞാനികളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവർക്കിങ്ങനെയുള്ള ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ മഹാ മഹാത്മാർക്കും ജ്ഞാനികൾക്കും എല്ലാം ഇങ്ങനെയുള്ള കെട്ടുപാടുകൾ വന്ന് പിണഞ്ഞു പോവുക. അത് ശരിയാണോ എന്ന് ചോദിക്കും. അതിന് സമാധാനം പറയുന്നുണ്ട്, എല്ലാത്തിനും പ്രമാണങ്ങളുണ്ട്. ധർമ്മം വ്യതിക്രമോ ദൃഷ്ടി ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ അന്യ സർവഭുജോ യഥ. അതും മഹാഭാരതത്തിൽ തന്നെ പറയും. ധർമ്മം വ്യതിക്രമോ ദൃഷ്ട, ധർമ്മം വ്യതിക്രമം, നീതിശാസ്ത്രം ധർമ്മശാസ്ത്രം എല്ലാം നിർവചിച്ചിരിക്കുന്ന ആ ധർമ്മത്തിൽ നിന്നുള്ള വ്യതിക്രമം, അതിന് വിപരീതമായിട്ടുള്ള പോക്ക് ഈശ്വരാണ മഹാപുരുഷന്മാരിനും ചിലപ്പോൾ കാണാറുണ്ട്. ദൃഷ്ട ധർമ്മം വ്യതിക്രമവും കാണാറുണ്ട്. ഇവിടെ ഇപ്പം ധർമ്മം വ്യതിക്രമമാണ് സംഭവിച്ചിരിക്കുന്നത്. അർത്ഥദാസന്മാരായി അധർമ്മത്തിന് കൂട്ടിയിരിക്കുന്നു. ഇതാണ് ധർമ്മം വ്യതിക്രമം. ഈശ്വരാണാം ച സാഹസം, സാഹസ പ്രവൃത്തികൾ, അതായത് മര്യാദയില്ലാതെയുള്ള പ്രവൃത്തികൾ ചിലപ്പോൾ കാണാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അതിനെന്ത് സമാധാനം പറയും? അങ്ങനെ ഇവർ പ്രവർത്തിക്കുന്നതിന് ധർമ്മോല്ലംഘനം നടത്തിയിരിക്കുകയാണ്. അവർ പഠിച്ചതും അറിഞ്ഞതും അനുസരിച്ചല്ല അവർ പ്രവർത്തിച്ചിരിക്കുന്നത്. തേജീയസാം ന ദോഷായ. തേജീയസാം തേജസ്സുറ്റവരാണവർ. അവർക്കിതൊന്നും ദോഷകരമായി സംഭവിക്കുന്നില്ല അവരെ സംബന്ധിച്ച്. എന്തുകൊണ്ട്? വന്നേ സർവഭുജോ യഥ. അതിനൊരു ഉദാഹരണം പറയുന്നു. സർവഭുക് സർവത്തെയും ഭക്ഷിക്കുന്ന വന്നി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്താണ്? ശുചിത്വമുള്ളതേ ഭക്ഷിക്കാവൂ, അശുചി ഭക്ഷിക്കാൻ പാടില്ല. വേദം തന്നെ വിധിച്ചിരിക്കുന്നു, അങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്യണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അശുചി ഭക്ഷണം അത് അവനിൽ അശുദ്ധി ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, പാപ കാരണവുമാണ്, അത് പാപത്തെ ഉണ്ടാക്കുന്നു. പക്ഷെ തേജീയസാം ഇങ്ങനെയുള്ള മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർ അഗ്നിയുടെ ഭക്ഷണം പോലെയാണ്. അഗ്നി എന്തിനേയും ഭക്ഷിക്കും, അതിന് വിധിയില്ല. അത് നല്ലതേ ശുചിത്വമുള്ളതേ ഭക്ഷിക്കാവുന്നില്ല. ശുചിത്വമുള്ളത് ഭക്ഷിച്ചാലും അശുചി ആയത് ഭക്ഷിച്ചു കഴിഞ്ഞാലും എന്താണ്? അഗ്നി അഗ്നിയായി തന്നെ ഇരിക്കുന്നു. അഗ്നിയുടെ പ്രഭാവത്തെ തേജസ്സിനെ അത് കെടുത്തുന്നില്ല, അഗ്നിയുടെ ദാഹകശക്തി അത് നശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അർത്ഥകാമത്വവും മറ്റും മഹാത്മാക്കളെ ബാധിക്കുന്നില്ല എന്നതിനൊരു സമാധാനവും മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് പറയുന്നത്, ഈ അർത്ഥകാമന്മാർ, അവർ മഹാത്മാക്കളായിരിക്കാം, മഹാത്മാക്കളാണ്, അർത്ഥകാമന്മാരാണെങ്കിലും അവർ മഹാത്മാക്കളാണ്, ചിലവർ മഹാത്മാക്കളാണെങ്കിലും അർത്ഥകാമന്മാരാണ്. അങ്ങനെയുള്ളവരെ, അങ്ങനെയുള്ള ഈ ഗുരുക്കന്മാരെ, അവർ ഗുരുക്കന്മാരുമാണ്, അവരെ ഹത്വ കൊന്നിട്ട് രുധിര പ്രതിഗ്ധാൻ, രുധിരം രക്തം, പ്രതിഗ്ധമായത് അത് പുരണ്ടത്, രക്തം പുരണ്ട ഭോഗാൻ രാജ്യഭോഗങ്ങളെ ഹീവ ഭുജീയ, ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് അനുഭവിക്കണമോ? അതൊരു ചോദ്യമാണ്. അത് ഞാൻ അനുഭവിക്കണമോ എന്നാണ് തന്നെ സംബന്ധിച്ച് ചോദിക്കുക. ഇവരൊക്കെ ഒന്ന് രക്തം പുരണ്ട അന്നം എന്ന് പറഞ്ഞാൽ ഈ ഗുരുക്കന്മാരെ കൊല്ലുന്നതുകൊണ്ടുള്ള പാപം, ആ പാപത്തെ വഹിച്ചുകൊണ്ടുള്ള ജീവിതം, മുന്നോട്ടുള്ള ജീവിതം, ഇനി രാജ്യം കൈവശപ്പെടുത്തി ആ രാജ്യത്തിലെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്ന ആ ഭാവി ജീവിതം, അത് വേണോ, അത് ആവശ്യമുള്ളതാണോ എന്നാ ചോദിക്കുന്നു. കാരണം ഗുരുക്കന്മാരെ കൊന്നുകഴിഞ്ഞാൽ അത് പാപത്തിന് കാരണമായിത്തീരും എന്നാണ്. ഒരിക്കലും അവരെ കൊല്ലാൻ പാടില്ല. രുധിരപ്രതിഗ്ധാൻ, രക്തം പുരണ്ടത് എന്നുള്ളതുകൊണ്ട് ഗുരുവധത്തിൽ നിന്നുണ്ടാകുന്ന ദോഷത്തെ സൂചിപ്പിക്കുകയാണ്. ഇനി ആദതായികളാണെങ്കിൽ കൊല്ലാം, അങ്ങനെ വേറെ നിയമമുണ്ട്. ഗുരുമ്പ ബാലവൃദ്ധവുക ബ്രാഹ്മണം വാ ബഹുശ്രുതം ആദതായനമായാന്തം ഹന്യാദേവ അവിചാരയൻ. ഗുരുവായിക്കൊള്ളട്ടെ, ഗുരു എന്ന് വെച്ചാൽ ആത്മവിദ്യയുടെ ഗുരുവല്ല, എന്തെങ്കിലും ഒരു വിദ്യ പഠിപ്പിക്കുന്ന ഒരു ഗുരു. ഏത് വിദ്യ പഠിപ്പിച്ചാലും ഗുരുവാണ്. അങ്ങനെയുള്ള ഒരു ഗുരുവായിക്കൊള്ളട്ടെ, ബാലവൃദ്ധവുക ബാലനായിക്കൊള്ളട്ടെ, മിക്കൊരു കുട്ടിയായിക്കൊള്ളട്ടെ, വൃദ്ധവും പ്രായം കൂടിയ ആളായിക്കൊള്ളട്ടെ, ബ്രാഹ്മണം വാ ബഹുശ്രുതം, ഒരുപാടെല്ലാം വേദവും വേദാന്തവും ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചിരിക്കുന്ന ബ്രാഹ്മണനായിക്കൊള്ളട്ടെ, ആദതായനമായാന്തം, നേർക്ക് നേരെ വരുന്ന ആദതായിയാണെങ്കിൽ, ആദതായിയെ കുറിച്ച് മുമ്പ് പറഞ്ഞു, വിഷം കൊടുത്തു കൊല്ലുന്നവൻ, പുരയ്ക്ക് തീവയ്ക്കുന്നവൻ, സ്ത്രീയെ അപഹരിക്കുന്നവൻ, ഭൂമിയെ അപഹരിക്കുന്നവൻ, ധനത്തെ അപഹരിക്കുന്നവൻ, ഇവരാണ് ആദതായി എന്ന് പറയുന്നത്. ആയുധം കൊണ്ട് കൊല്ലാൻ വരുന്നവൻ നേരിട്ട്, ഇവരൊക്കെയാണ് ആദതായി. അങ്ങനെയുള്ള ആദതായിയെ അവിചാരയൻ, പിന്നെ അടുത്ത ഒരു നിമിഷം ചിന്തിക്കേണ്ട കാര്യമില്ല, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും പറഞ്ഞു നോക്കേണ്ട കാര്യമില്ല, ഉടൻ തന്നെ കൊല്ലണം എന്നും പറയുന്നുണ്ട്. പഴയ നീതിശാസ്ത്രമാണിതെല്ലാം. അങ്ങനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാരണം പാണ്ഡവർക്ക് വേണമെങ്കിൽ ഇവരെല്ലാം ആദതായികളെന്ന് വിളിക്കാം കൗരവരെ. കാരണം ഈ പറയുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. സ്ത്രീയെ അപഹരിച്ചു, അപമാനിച്ചു, വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു, ഭൂമിയെ അപഹരിച്ചു, രാജ്യത്തെ അപഹരിച്ചു, ധനത്തെ അപഹരിച്ചു. ഇപ്പോൾ ആയുധവും എടുത്ത് കൊല്ലാൻ വേണ്ടി നേർക്ക് നേരെ നിൽക്കുകയാണ്. വിഷം കൊടുത്തും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദതായികൾക്ക് പറയുന്ന എല്ലാ ദോഷങ്ങളും കൗരവന്മാരിലും ചേർന്നിരിക്കുകയാണ്. അപ്പോൾ കൗരവ പക്ഷത്ത് നിൽക്കുന്നവരെല്ലാം ആദതായികൾക്ക് ഒപ്പം നിൽക്കുന്നുണ്ട്. അവരും അതിന് തുല്യരാണ്. അവരെ കൊല്ലുന്നതിനും നീതിശാസ്ത്രം, ധർമ്മശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഈ ഗുരുക്കന്മാർ മഹാപ്രഭാവശാലികളാണ്. ഗുരുവിനെ ഗുരും ഹുങ്കൃത്യ തുങ്കൃത്യ വിപ്രം നിർജിത്യ വാദത ശ്മശാനേ ജായതേ മൃത്വ കങ്ക ഹൃദ്രോപസേവിതെ. വേറെ പ്രമാണം ഗുരുവിനെ, അവിടെ ഗുരു എന്ന് പറയുന്നുണ്ട് സാധാരണ ഗുരുക്കന്മാരാണ് വിദ്യകളൊക്കെ പഠിപ്പിക്കുന്ന ഗുരുവിനെ ഹുങ്കൃത്യ തുങ്കൃത്യ, ഹുങ്കൃത്യ എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചിട്ട്, തുങ്കൃത്യ താൻ തന്റെ പാട്ടിന് പോടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ചീത്ത പറഞ്ഞു. വിപ്രം നിർജിത്യവാദ, ഗുരുവിനെ തന്നെ എന്താണ് ഗുരുവിനോട് വാദപ്രതിവാദം നടത്തി ഗുരുവിനെ തന്നെ പരാജയപ്പെടുത്തി എന്ന് വെച്ചാൽ ഗുരു പറയും ഇത് ശരിയല്ല, നീ ചിന്തിക്കുന്നത് ശരിയല്ല, അവിവേകമാണ് എന്ന് പറയുമ്പോൾ ഗുരുവിനോട് തന്നെ തർക്കത്തരം പറഞ്ഞു, എനിക്കല്ല തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് ഗുരുവിനെ തന്നെ നിഷേധിച്ചിട്ട്. ഒരു ശിഷ്യൻ പോവുകയാണെങ്കിൽ അവനെന്തു പറ്റും? ഗുരും ഹുങ്കൃത്യ തുങ്കൃത്യ വിപ്രം നിർജിത്യ വാദത, അവന് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? മൃത്യു, അവൻ മരിച്ചിട്ട് ശ്മശാന അടുത്ത ജന്മത്തിൽ, ആ ജന്മത്തിൽ ചിലപ്പോൾ അവന്റെ അഹങ്കാരവും ശക്തിയൊക്കെ കൊണ്ട് അവന് രക്ഷപ്പെട്ടെന്ന് പറയാം, പക്ഷെ അടുത്ത ജന്മത്തിൽ അവൻ ശ്മശാനത്തിലെ കങ്കം പാഴ്വൃക്ഷമായിട്ട്, ശ്മശാനത്തിൽ നിൽക്കുന്ന പാഴ്വൃക്ഷം ആയിട്ടാണ് അതിന്റെ അടുത്ത ജന്മം ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഹൃദ്ര ഉപസേവിതേ, ശ്മശാനത്തിലിരിക്കുന്ന പാഴ്വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പുറത്താണ് കഴുകൻ ശവങ്ങളെ കൊണ്ടുവച്ച് കൊത്തി വലിക്കുന്നത്, എന്നിട്ട് അത് ഭക്ഷിച്ചത് കാഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള ഏറ്റവും നീചമായ മൂഢമായ താമസമായ ഒരു ജന്മമായിരിക്കും, മനുഷ്യ ജന്മം പോലും കിട്ടത്തില്ല. ഹൃദ്രോപസേവിതെ, കഴുകനിരിക്കുന്ന ഒരു പാഴ്വൃക്ഷമായിട്ടായിരിക്കും അവന് അടുത്ത ജന്മം ഉണ്ടാകുന്നതെന്നാണ്. എന്നാൽ ഏറ്റവും നരകമാണ് അവനെ കാത്തിരിക്കുന്നത് എന്നർത്ഥം. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു വിദ്യ ഉപദേശിക്കുന്ന ഒരാളിന്, ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരുവന് ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്നതാണ്. ആത്മവിദ്യയുടെ പ്രകടനത്തിലല്ല ഇത് പറയുന്നത്, പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരാൾക്ക് തോന്നുകയാണെങ്കിലോ, ഒരു വിദ്യാഗുരുവിൽ നിന്ന് പഠിച്ച ഗുരു ശരിയല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പരിത്യാഗവും വിധീയതയും, അവന് വേണമെങ്കിൽ ഗുരുവിനെ ഉപേക്ഷിച്ചു പോകും, ഇനി ഈ ഗുരുവിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നില്ല. അല്ലാ, ഗുരുവിനെ നിന്ദിക്കാൻ അവന് അവകാശമില്ലെന്നാണ്. അപ്പൊ ഏത് രീതി നോക്കിയാലും എന്താണ്, ഗുരുക്കന്മാരെ കൊല്ലുന്നത് ശരിയല്ല, അതാണ് അർജുനൻ പറയുന്നത്. അതുകൊണ്ട് മഹാനുഭാവന്മാരായ ഇവരെ കൊന്നിട്ട് ഈ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിലും നല്ലത് ആ പാപത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഭിക്ഷാന്നം അനുഭവിക്കുന്നതാണ് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. ഗുരുവിൻ അഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമപീഹലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരുൻ ഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഇനി ഇതേ കാര്യം തന്നെ അർജുനൻ തുടർന്ന് ആവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ശാന്തി ശാന്തി ശാന്തി.